ഗുരുപരമ്പരയെ ശ്രീമദ് ഭഗവത്ഗീത 13:2 ചോദ്യം: ഗുരുവിന്റെ കൃപ ശിഷ്യനിലേക്ക് വരുന്നത് ശിഷ്യന്റെ അന്തക്കരണത്തിൽ ആവശ്യമുള്ളത് അതാത് സമയത്ത് സ്ഫുരിക്കുന്നതിലൂടെയാണല്ലോ. ഇതിന് എന്തെങ്കിലും തടസ്സം നേടുമ്പോൾ ശിഷ്യന്റെ അന്തക്കരണത്തിൽ നേർവഴി തോന്നിക്കുന്നതും ഗുരുവിന്റെ കൃപ തന്നെയല്ലേ? അതിന്റെ പ്രവർത്തനമൊന്ന് വിശദീകരിക്കാം. പറയുന്നത് ശരി തന്നെയാണ്. അതിലൊരു പ്രധാന ഒരു വിഷയം എന്ന് പറയുന്നത്, ഗുരു പരമാർത്ഥത്തിൽ ഒരു വ്യക്തി എന്നതിനുപരി ഒരു തത്വമാണ്. ഈശ്വരൻ എന്ന് പറയുന്നു. ഈശ്വരൻ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഒരു ഭക്തൻ, ഒരു വ്യക്തിഭാവത്തിൽ ഈശ്വരനെ ഭജിക്കുന്നതിനാണ്. ഈശ്വരനെ കുറിച്ച് സങ്കല്പിക്കുമ്പോഴും ഒരു വ്യക്തിയാണ്. തന്നെപ്പോലെ തന്നെ വികാര വിചാരങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി, തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അറിയുന്ന ഒരു വ്യക്തി, തൻ്റെ ക്ഷേമ ഐശ്വര്യങ്ങളിലെല്ലാം താല്പര്യമുള്ള ഒരു വ്യക്തി എന്നുള്ളതിനൊക്കെയാണ് ഈശ്വരനെ കുറിച്ച് ഒരു ഭക്തൻ ചിന്തിക്കുന്നു. പക്ഷെ പരമാർത്ഥത്തിൽ എന്താണോ ഈശ്വരന് ഒരു വ്യക്തിഭാവമില്ല. വ്യക്തിഭാവം ജീവന്റെ ഉള്ളു. പക്ഷേ ആ വ്യക്തിരൂപത്തിലുള്ള ജീവൻ വ്യക്തിനിഷ്ഠമായി ചിന്തിക്കാൻ കഴിയും. ഏറ്റവും ശ്രേഷ്ഠമായ പരമമായ ഒരു തത്വത്തെക്കുറിച്ച് ആൾ ചിന്തിച്ചാലും അയാൾക്ക് ഒരു വ്യക്തിഭാവത്തിലൂടെ ആ തത്വത്തെ സമീപിക്കാനും ഉൾക്കൊള്ളാനും കഴിയും. ഗുരുവിനെ സംബന്ധിച്ച് അതാണ് സംഭവിക്കുന്നത്. ഗുരു വാസ്തവത്തിൽ വ്യക്തിയല്ല, ഗുരുവിൽ വ്യക്തിഭാവമില്ല, അത് പരമമായ തത്വമാണ്. അതിന് പറയുന്നു ഗുരു സാക്ഷാത് പരംബ്രഹ്മം. പറയുമ്പോൾ അതൊന്നൊരു വിശേഷമായ രൂപമാണ്. ശിഷ്യൻ എന്ത് ചെയ്യുന്നു? അതിന് വ്യക്തിഭാവങ്ങൾ കൽപ്പിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഗുരുത്വം എന്ന് പറയുന്നത് ശിഷ്യന്റെ അന്തക്കരണത്തിലാണ്. അത് ശിഷ്യന്റെ ഭാവനയാണ് ഗുരുത്വം. പരമാത്മാവിൽ അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം സർവവിശേഷണങ്ങൾക്കും അതീതമായിരിക്കുന്ന പരമാർത്ഥ തത്വമാണ്. അപ്പൊ ഗുരുവിന്റെ വാസ്തവം നില അതാണ്. അതാണെങ്കിലും ശിഷ്യൻ എന്ത് ചെയ്യുന്നു? ആ ഗുരുവിൽ ഈശ്വരൻ എങ്ങനെയാണ് വ്യക്തിഭാവത്തെ കൽപ്പിക്കുന്ന, അതുപോലെ അതിൽ വ്യക്തിഭാവങ്ങളെ കൽപ്പിക്കുന്നു, വൈകാരിക ഭാവങ്ങളെ കൽപ്പിക്കുന്നു. അതിലൂടെ ഈശ്വരൻ എങ്ങനെയാണോ കാരുണ്യം, സ്നേഹം, ദയ തുടങ്ങിയ മാനുഷിക വികാരങ്ങൾ ജീവന്മാരെ കൽപ്പിച്ചിട്ട് ഈശ്വരൻ അതാണെന്ന് കരുതുന്ന, അതുപോലെ സാധാരണ ജീവനേക്കാൾ വലുതായ, സാധാരണ ജീവനില്ലാത്തതായ അല്ലെങ്കിൽ അതിന് മഹത്തായ ഭാവങ്ങളെ ഗുരുവിൽ കൽപ്പിച്ചിട്ട് ഗുരുവിന് ഗുരുത്വത്തെ കൽപ്പിക്കുന്നു. അപ്പോൾ ആ ഗുരുത്വ കൽപ്പന എന്ന് പറയുന്നത് ശിഷ്യന്റെ അന്തക്കരണത്തിലാണ്. അപ്പോൾ അത് ഒരു വ്യർത്ഥമായ പാഴായ കൽപ്പനയാണെന്നല്ല, കാരണം അതിലൂടെയാണ് ശിഷ്യൻ ഈ പറയുന്ന കൃപയും മറ്റും സമ്പാദിക്കുന്നു. ഗുരുവിൽ താൻ തന്നെ കൽപ്പിക്കുന്ന ആ ഭാവനകളിലൂടെ വാസ്തവത്തിൽ പരമാത്മ സ്വരൂപമായിരിക്കുന്ന ഗുരുവിൽ നിന്നും, അല്ലെങ്കിൽ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ആ ഗുരുവിൽ നിന്നും തനിക്ക് വേണ്ടതല്ല ഇവിടെ പറയുന്ന ഗുരുകൃപ, ഗുരുകാരുണ്യം ഇതല്ല. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം തുടങ്ങിയെല്ലാം ആ ശിഷ്യൻ നേടിയെടുക്കുകയാണ്. അപ്പോൾ ഒരു ശിഷ്യന്റെ നിലയിൽ നിന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാധകന്റെ നിലയിൽ നിന്ന് നോക്കുമ്പോൾ, അവിടെ പ്രാധാന്യം അവനവന്റെ ഉള്ളിലിരിക്കുന്ന ഗുരുത്വത്തിനാണ്, അവനവന്റെ ഭാവനയിലുള്ള ഗുരുത്വത്തിനാണ്. എന്നുവെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സന്നിധിയിലാണെങ്കിലും ഒരു ശിഷ്യനിൽ അതിനനുസരിച്ചുള്ള ഒരു ഭാവന വന്നിട്ടുണ്ടെങ്കിൽ അതവന് പ്രയോജനം ചെയ്യുന്നില്ല. തന്റെ ഭാവനയ്ക്കനുസരിച്ചാണ് തനിക്ക് ഒരു ഗുരുവിൽ നിന്നും ഫലം പ്രയോജനം ഉണ്ടാകുന്നത്. അതിൻ്റെ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്, വെറും ഒരു കല്ലിൻ്റെ കഷണം എടുത്തു വച്ചിട്ട് അതിൽ ഈശ്വര ഭാവന ചെയ്യുമ്പോൾ പരവുമായ ഈശ്വര ഭാവങ്ങളെല്ലാം അവൻ അതിൽ നിന്ന് പ്രാപ്തമാകുന്നു. അപ്പോൾ അവിടെ മുഖ്യമായി വരുന്നത് എന്താണ്? ആ ബാഹ്യമായിരിക്കുന്ന വസ്തുവിന്, ബാഹ്യമായി കാണുന്ന ഒരു വസ്തു, ഒരു പദാർത്ഥം, ഒരു മനുഷ്യ ശരീരത്തെ കാണുന്നു, അതെന്താണ്? പാഞ്ചഭൗതികമാണ്. അല്ലെങ്കിൽ ഒരു കൽക്കഷണത്തെ കാണുന്നു, അതും പാഞ്ചഭൗതികമാണ്. അതിനല്ല അവിടെ പ്രാധാന്യം. അതിന് പ്രാധാന്യം ഇല്ലെന്നല്ല, അവന്റെ ഭാവനയിലൂടെ അതിന് പ്രാധാന്യം വരുന്നു. മുഖ്യമെന്ന് പറയുന്നത് എന്താണോ, അവന്റെ ഭാവനയ്ക്കാണ്. അപ്പൊ ശിഷ്യന്റെ അന്ധകരണം അതാണ് മുഖ്യമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ആധ്യാത്മ സമ്പ്രദായങ്ങളിലെല്ലാം ഏറ്റവും പ്രധാനമായി കൽപ്പിക്കുന്നത് ശിഷ്യന്റെ യോഗ്യതയാണ്, സത്പാത്രം എന്ന് പറയും. സത്പാത്രത്തിലെ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാവും, സത്പാത്രത്തിലെ ശ്രദ്ധ, ഭക്തി, ജ്ഞാനം ഇതെല്ലാം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് ശിഷ്യന്റെ പരിപക്വമായ അന്ധകരണത്തിൽ ശിഷ്യന്റെ ദൃഢമായ ശ്രദ്ധ, ഭാവന ഇതെല്ലാം കൊണ്ടാണ് ഗുരുവിന്റെ കൃപയുണ്ടാകുന്നത്. അല്ലെങ്കിൽ അതില്ലാത്തടത്തോളം കാലം ഗുരുവിന്റെ സാന്നിധ്യം, ശാരീരികമായ സാന്നിധ്യം അല്ലെങ്കിൽ മാനസികമായ സാന്നിധ്യം ഇതൊന്നും തന്നെ കാര്യമായ പ്രയോജനം ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ ശിഷ്യന്റെ അന്ധകരണത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അതാ സമയത്ത് വരുന്നത് ആ പാത്ര യോഗ്യത അനുസരിച്ചിട്ടാണ്. സത്പാത്രമാണെങ്കിൽ അതെല്ലാം സംഭവിക്കും. ഗുരുവിനെ കുറിച്ച് സാറിന് പറയുന്നത് എന്താണ്? അഹേതുക ദയാസിന്ധു എന്നാണ്. അഹേതുവായിട്ട് തന്നെ ദയാസിന്ധു എന്നാണ് ഗുരുവിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ശിഷ്ടനെന്നോ ദുഷ്ടനെന്നോ, നന്മയുള്ളവനെന്നോ തിന്മയുള്ളവനെന്നോ, അല്ലെങ്കിൽ ദേവനെന്നോ അസുരനെന്നോ, അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. അങ്ങനെ മാനുഷികമായ ദ്വന്ദ്ഭാവങ്ങളൊന്നും ഗുരുവിൽ നിലനിൽക്കുന്നില്ല. പിന്നെ ഇതെല്ലാം ശിഷ്യൻ ആർജിക്കുന്നതും മറ്റു പലരും ഇതെല്ലാം തേച്ചു കളയുന്നു അങ്ങനെ അവനവന്റെ അന്ധകരണത്തിന്റെ യോഗ്യത അനുസരിച്ചാണ്. അപ്പൊ പാത്രയോഗ്യത, ശിഷ്യന്റെ യോഗ്യതയാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. അതനുസരിച്ച് ആ ശിഷ്യന്റെ യോഗ്യതയ്ക്കനുസരിച്ച് അവന് എന്തൊക്കെ പ്രാപ്തമാകുന്നു അതിനെല്ലാം നമ്മൾ ഗുരുകൃപ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഈശ്വരകൃപ എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഗുരുകൃപയും ഈശ്വരകൃപയും ഗുരുതത്വവും ഈശ്വരതത്വവും രണ്ടല്ല, രണ്ടു കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് നമ്മുടെ സാമ്പ്രദായികമായ പ്രാർത്ഥനയിൽ തന്നെ പറയുന്നത് എന്ത്? ഗുരു സാക്ഷാത് പരംബ്രഹ്മ എന്ന് പറയുന്നു. അതുകൊണ്ട് ഗുരുവിന്റെ കൃപ അല്ലെങ്കിൽ ഈശ്വരന്റെ കാരുണ്യം ശിഷ്യനിൽ എങ്ങനെ വരുന്നു, അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ശിഷ്യന്റെ യോഗ്യത അനുസരിച്ച്, ശിഷ്യന്റെ പക്വത അനുസരിച്ച്, ശിഷ്യന്റെ അന്ധകരണത്തിന്റെ നിലവാരം അനുസരിച്ച് അതെല്ലാം ശിഷ്യന് സംഭവിക്കുന്നു. അതാണ് ശിഷ്യന് ഗുരുവിൽ വിശ്വാസവും സമർപ്പണവും ആവശ്യമാണെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ഗുരുവിൽ വിശ്വാസം, ഗുരുവിൽ സമർപ്പണം, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നു. ഗുരു എന്ന് പറയുന്നിടത്ത് നമ്മൾ ഈശ്വരനെന്ന് ചേർത്താണ്. അപ്പോൾ അതിനെല്ലാം ഉത്തരവ് ഈശ്വരവിശ്വാസം, ഈശ്വരനുള്ള സമർപ്പണം, അതൊക്കെയാണ് നമ്മൾ ഇതുവരെയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഗുരുവിലുള്ള വിശ്വാസം, ഗുരുവിലുള്ള സമർപ്പണം എന്ന് പറയുന്നത്. അപ്പോൾ ഗുരുവിനെ പരമമായ തത്വമായിട്ട് ബാഹ്യമായ ചേഷ്ടകൾ, ഗുരുവിന്റെ ബാഹ്യമായ പ്രവർത്തനങ്ങൾ, ഇതിലൂടെ ഒരിക്കലും ഗുരുവിനെ വിലയിരുത്താതിരിക്കുക. അങ്ങനെ ചെയ്യുന്നത് ആണെപ്പോഴും ഗുരുവിനെ പരിമിതപ്പെടുത്തി കളയുന്നു. അപ്പോൾ ഗുരുവിനെ ഒരിക്കലും ബാഹ്യമായ ദൃഷ്ടിയിലൂടെ കണ്ട് ഗുരുവിനെ മനസ്സിലാക്കാതിരിക്കുക, മറിച്ച് ഗുരുവിനെ അവനവന്റെ ഹൃദയം കൊണ്ട് ഗുരുവിനെ ഉൾക്കൊള്ളുന്നു. അതിലൂടെ മനസ്സിലാക്കുമ്പോൾ അവന്റെ മനസ്സിൽ അതിലൂടെ ധരിക്കാൻ ശ്രമിക്കും, ഗുരുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഗുരുവിനോട് അടുക്കാൻ ശ്രമിക്കും. ശാരീരികമായ സാമീപ്യമുണ്ട്, ആന്തരികമായ സാമീപ്യം, അതൊരുവന്റെ ഉള്ളിൽ പ്രതിഫലിക്കുമ്പോൾ അവന് തനിയെ തന്നെ വന്നു കഴിഞ്ഞു ആ വിശ്വാസം, സമർപ്പണമല്ല. ബാഹ്യമായി ഗുരുവിനെ കാണുകയും ബാഹ്യമായി ഗുരുവിന്റെ സാമീപ്യത്തെ ആഗ്രഹിക്കുകയും ബാഹ്യമായ പൂജകളിലും ആരാധനകളിലും ഒക്കെ മുഴുകിയിരിക്കുന്നവർക്കാണ് ഗുരുവിൽ യഥാർത്ഥത്തിലുള്ള വിശ്വാസം, ഗുരുവിൽ യഥാർത്ഥത്തിലുള്ള സമർപ്പണം ഇത് വരാത്തത്. ബാഹ്യമായ ആരാധന വേണ്ടെന്നുള്ളതല്ല, അതതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഗുരുവിനെ ആന്തരികമായി സമീപിക്കുന്നതിനുള്ള ബാഹ്യമായൊരു ഉപായം എന്നുള്ള നിലയ്ക്ക് അത് ഒരു പരിധിവരമാകാമെങ്കിലും അത് അല്ല പരമമായിട്ടുള്ളത്. ഗുരുവിനെ സംബന്ധിച്ച് അടുക്കലാണ്, ദൂരെയാണ്, സമീപത്താണ്, സശരീരനാണ്, ശരീരമില്ലാത്തവനാണ്, ഇത്തരം സങ്കല്പങ്ങളെല്ലാം അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങളാണ്. ആ ഗുരുവിൻ്റെ സാന്നിധ്യം ഗുരുവിൻ്റെ ഉള്ളിൽ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഗുരുവിലുള്ള വിശ്വാസം, ഗുരുവിലുള്ള സമർപ്പണം അതൊന്നും അന്വേഷിക്കേണ്ടി വരുന്നില്ല. എന്താണെന്നുള്ള ചോദ്യം അവിടെ ഉണ്ടാകുന്നത്, അത് അവന് സഹജമായി തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. ഗുരുവിന്റെ മഹാത്മ്യം അവന്റെ ഉള്ളിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അവിടെ വിശ്വാസം, സമർപ്പണം ഇതൊന്നും പിന്നെ അവന് കൃത്രിമമായി ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നു. അതും അവന് സഹജമായി തന്നെ വരുന്നു. പിന്നെ ശാസ്ത്രങ്ങളിൽ പറയുന്നു, ഗുരുവിനെ നിങ്ങൾ വിശ്വസിക്കണം, ഗുരുവിൽ നിങ്ങൾ സമർപ്പിക്കണം, അല്ലെങ്കിൽ ഈശ്വരനെ വിശ്വസിക്കണം, ഈശ്വരനെ സമർപ്പിക്കണം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു തുടക്കം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. വാസ്തവത്തിൽ അത് ഉപദേശത്തിലൂടെ വരുന്നതാണ്. എന്നുവെച്ചാൽ അത് നമ്മൾ പറഞ്ഞല്ലോ, അത് കർത്തൃതന്ത്രമാണ്. നമ്മൾ കൽപ്പിച്ചു കൂട്ടിയോ അല്ലെങ്കിൽ അഭ്യാസത്തിലൂടെ പരിശ്രമങ്ങളിലൂടെയൊന്നും സമ്പാദിക്കേണ്ടി വന്നല്ല. ഏതൊരുവനാണോ ആ ഗുരുവിൻ്റെ സാന്നിധ്യവും അവൻ്റെ ഹൃദയത്തിൽ അനുഭവപ്പെടുന്നത്, അവന് ഇതെല്ലാം സഹജമായി തന്നെ സംഭവിച്ചോളും. അതിനടുത്ത് ചോദിക്കുന്ന, ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗുരുവിന്റെ ശാരീരിക സാമീപ്യത്തിനും സഹവാസത്തിനും എത്രത്തോളം പ്രാധാന്യം? ശിഷ്യന്റെ ഏറ്റവും അവിവേകദശയിൽ, ഏറ്റവും അവിവേകദശയിൽ എങ്ങനെയാണ് ഒരു ശിശുവിന് അതിന്റെ മാതാവിന്റെ സംരക്ഷണം? അതിന്റെ വളർച്ചയ്ക്കനുസരിച്ചാണ്. അതിന്റെ ഏറ്റവും ശൈശവദശയിൽ അത് കൂടുതൽ ആവശ്യമാണ്. പക്ഷേ അതുകൊണ്ടൊരിക്കലും ശിശു അതിൻ്റെ ഏറ്റവും അവിവേക ദിശയിലും അതിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു വിചാരം വരത്തില്ല, എന്താണ് എനിക്കെന്ന് ശിശുവായി തന്നെ ഇരിക്കണം. അത് അമ്മയെ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ്, വളരുന്നതിന് വേണ്ടിയിട്ടാണ്. അമ്മയും ഒരിക്കലും ആഗ്രഹിക്കത്തില്ല, എന്താണ് ഇവനെന്നും ഇങ്ങനെ ശൈശവാവസ്ഥയിൽ തന്നെ ഇരിക്കണം. അപ്പോൾ അമ്മ ആ ശിശു പിന്നെ ശുശ്രൂഷിക്കുന്നതും സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും എല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ വളർച്ചയെ ഉദ്ദേശിച്ചിട്ടാണ്. ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അതുപോലെയാണ്. എത്രമാത്രം അവൻ വളരുന്നു അതിനനുസരിച്ച് ബാഹ്യമായ പരിരക്ഷകൾ, സംരക്ഷണം, ശുശ്രൂഷ ഇതെല്ലാം ആവശ്യമില്ലാതെ വരുന്നു. ബാഹ്യമായ സാമീപ്യത്തിനും യാതൊരു പ്രസക്തിയുമില്ല. അത് വളർച്ചയ്ക്കനുസരിച്ച് ആ ശൈശവാവസ്ഥയിൽ അത് ആവശ്യമുണ്ട്. പക്ഷെ ആ ഒരു ശൈശവം ആണ് എനിക്ക് ഇഷ്ടം എന്ന് ആ ശൈശവാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞ് കരുതാറില്ല. ഏതെങ്കിലും ഒരു കുഞ്ഞ് അങ്ങനെ പറയാറില്ല, ശൈശവം എനിക്കിഷ്ടമാണ്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മന്ദബുദ്ധികളായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്, ശിശു അറിയാതെയാണെങ്കിലും അബോധപൂർവമായിട്ടാണെങ്കിലും അതിൻ്റെ ആന്തരികമായ പ്രവർത്തനം എന്തിനു വേണ്ടിയിട്ടാണ്, വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ വളർച്ചയെ അത് തിരിച്ചറിയുന്നില്ലായിരിക്കും, വളർച്ചയെക്കുറിച്ച് അത് ബോധപൂർവമായ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ലായിരിക്കും. പക്ഷേ അതിൻ്റെ ആന്തരികമായ ഭാവങ്ങളെല്ലാം എന്താണ്, ആ വളർച്ചയുടെ നേരെയായിരിക്കും. അതിൻ്റെ ആന്തരികമായ ഗതികളെല്ലാം അത്തരം ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കും. അതുകൊണ്ടൊരു ശിഷ്യനും എന്താണ്, അനേക ജന്മങ്ങളിലെ സംസ്കാരങ്ങൾ ആർജിച്ചുകൊണ്ട് ഒരു ദിവ്യമായ ശ്രേഷ്ഠമായ ഒരു സാന്നിധ്യത്തിലെത്തുമ്പോൾ, ഒരു ഗുരുസന്നിധിയിലെത്തിച്ചേരുമ്പോൾ, അയാൾ തീർച്ചയായും ഒരു കുഞ്ഞിനെപ്പോലെ തികഞ്ഞ ശൈശവത്തിലായിരിക്കത്തില്ല. അയാളിൽ അനേക ജന്മങ്ങളുടെ ആർജിതമായ സംസ്കാരത്തിൻ്റെ പ്രഭാവം വളരെ ശക്തമായ സ്വാധീനം ചെലുത്തുന്നുണ്ടായിരിക്കും. അത് അയാളുടെ സാധനകൾ, അയാളുടെ വികാര വിചാരങ്ങൾ, അയാളുടെ കർമ്മങ്ങൾ എല്ലാം അബോധമായിട്ടെങ്കിലും അത് നിയന്ത്രിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ നിരന്തരമായ ശാരീരിക സാമീപ്യം ഇതൊന്നും ആവശ്യമില്ല. ശൈശവക്കാർക്ക് അത് ആവശ്യമുണ്ട്. പക്ഷെ അയാൾ ഒരു ശിഷ്യത്വത്തെ നേടുമ്പോൾ, ഗുരു എങ്ങനെയാണോ ഗുരുത്വം ശിഷ്യൻ കൽപ്പിക്കുന്നത്, അതുപോലെ ശിഷ്യന് ആ ശിഷ്യത്വം എന്ന് പറയുന്ന ആ പദവിയും ആർജിക്കും. അത് പൂർവ്വ സംസ്കാരം കൊണ്ട് കിട്ടുന്നതാണ്. ആ ശിഷ്യത്വം എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് അയാൾ എത്തിച്ചേരുമ്പോൾ ഗുരുവിൻ്റെ ബാഹ്യമായ സാമീപ്യത്തിന് അല്ല പ്രസക്തി. കാരണം ഗുരുവും അയാളുമായിട്ടുള്ള പിന്നെ ബന്ധം ബാഹ്യമായിട്ടല്ല, ആന്തരികമായിട്ടാണ്. ആ ശിഷ്യത്വത്തെ ആർജിക്കുന്നതിന് വേണ്ടി ആ ശൈശവം എന്ന് പറയുന്ന ഒരു ഘട്ടത്തെ തരണം ചെയ്യുന്നതിന് വേണ്ടി ഒരുവന് ഗുരുവിൻ്റെ സാമീപ്യം, ബാഹ്യമായ സാമീപ്യം, ഗുരുവിൻ്റെ ശാരീരിക സാമീപ്യം എല്ലാം ആവശ്യമായി വന്നാലും അതിൽ തന്നെ നിൽക്കുക എന്ന് പറയുന്നത് അത് ബാലിശമായ ഒരു ചിന്താഗതിയാണ്, തികച്ചും ബാലിശമാണ്. ഗുരു ഒരിക്കലും അത് ആഗ്രഹിക്കത്തില്ല. എന്താണ്, ഇയാളെന്നും ബാലനായി ശിശുവായി തന്നെ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കത്തില്ല. ഗുരു ആഗ്രഹിക്കുന്നു എന്താണ്, ശിശു വളർന്ന് വലുതാകണമെന്ന്, സ്വതന്ത്രനാകണമെന്നാണ്. തന്നെ നിന്ന് സ്വതന്ത്രനായി അയാൾ വളരണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഏത് തരത്തിൽ ഗുരുവിൻ്റെ തലത്തിൽ നിന്ന് ചിന്തിച്ചാലും ശിഷ്യന്റെ തലത്തിൽ നിന്ന് ചിന്തിച്ചാലും ഈ ശാരീരികമായ ബാഹ്യമായ സാമീപ്യം അല്ലെങ്കിൽ ബാഹ്യമായ ബന്ധങ്ങൾ ഇതിനൊന്നും യഥാർത്ഥമായ ഗുരു ശിഷ്യ പാരസ്പര്യത്തിൽ ഇതിനൊന്നും വലിയ പ്രസക്തിയില്ല. അതുകൊണ്ടാണ് പലതരത്തിൽ ഉള്ള ഗുരുക്കന്മാരെ കുറിച്ചും നമ്മുടെ ശാസ്ത്രങ്ങളിൽ തന്നെ പറയുന്നു. അതുകൊണ്ട് അതിൻ്റെ ഗുരുവിൻ്റെ ശാരീരികമായ സാമീപ്യ സഹവാസത്തിനൊക്കെ എത്ര പ്രാധാന്യമുണ്ടെന്ന് ചോദിക്കുന്ന ശിഷ്യൻ ഏത് നിലയിൽ നിന്നുകൊണ്ടാണെന്ന് ചോദിക്കുന്നു എന്നുള്ളതാണ്. തീരെ ആ ശൈശവാവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രാധാന്യമുണ്ട്. പക്ഷേ അത് അതിജീവിച്ച് പോകേണ്ട ഒരു അവസ്ഥയാണ്. അവിടെ ഒരിക്കലും നിൽക്കാൻ പാടില്ല. ഗുരുവിനെ, ഗുരുവിൻ്റെ സാമീപ്യം അയാൾക്ക് വേണം. പക്ഷെ അത് മാനസികമായ സാമീപ്യമാണ്. ഗുരുവിൻ്റെ പരിരക്ഷ അയാൾക്ക് വേണം. അത് ആന്തരികമായിട്ടാണ്, ബാഹ്യമായിട്ടാണ്. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ സന്നിധി കഴിഞ്ഞു എന്ന് വിചാരിച്ച് വലിയ വിശേഷമൊന്നും കാണാത്ത മനുഷ്യരില്ല. കാരണം ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുന്നു, സമീപത്ത് കഴിയുന്നു. അങ്ങനെ കഴിയുമ്പോൾ തന്നെ ഗുരുവിനെ നിന്ദിക്കുന്നു, ഗുരുവിനെ ത്യജിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ബാഹ്യമായ സാമീപ്യമാണ് വരുന്നതെന്ന് കരുതുന്നുണ്ടാണ്. ഗുരുവിനെ അയാൾ സ്വീകരിക്കുകയും ഗുരുവിനെ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്നു. അത് നമ്മൾ കാണുന്നുണ്ടല്ലോ. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഒരാൾ ഗുരുവിൻ്റെ ഉത്തമനായ ശിഷ്യനാണ്, അന്തരംഗ ശിഷ്യനാണെന്നൊക്കെ തോന്നും. കുറച്ച് കഴിയുമ്പോൾ അയാൾ ഗുരുവിനെ തിരസ്കരിച്ചിട്ട് അയാൾ നടന്നു പോകും. അപ്പോൾ അവിടേക്ക് എന്താണ് കാണുന്നത്? അയാൾ സ്വീകരിച്ചിരിക്കുന്നത് ആ ബാഹ്യമായ സമീപ്യത്തെയാണ്. ഒരിക്കലും അതിനപ്പുറം അയാൾ പോകാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് അയാൾ ബാഹ്യമായി സ്വീകരിക്കുന്നു, ബാഹ്യമായി ത്യജിക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് ഞാൻ പറഞ്ഞ ഗുരുത്വം എന്ന് പറയുന്ന അയാളുടെ ഉള്ളിൽ വന്നു. ഗുരുത്വം വരേണ്ട എവിടെയാണ്? അവന്റെ അന്ധക്കരണത്തിലാണ് ഗുരുത്വം വരേണ്ടത്. ഗുരുവിനല്ല, ഗുരുവിൻ ഗുരുത്വമൊന്നും. ഗുരു എന്താണ്? സർവധർമാതീതനായി സ്ഥിതി ചെയ്യുന്ന ആളാണ്. ഗുരുവിന് ശിഷ്യൻ കൽപ്പിക്കുന്നതാണ് ഈ ഗുരുത്വം എന്ന് പറയും. ഗുരു പ്രത്യേകിച്ച് ഒരു ഭാവത്തെ സ്വീകരിക്കുന്നു. ഗുരുത്വമോ ലഘുത്വമോ ഒന്നും ആർജിക്കാനോ സംരക്ഷിക്കാനോ അതിന്റെ യോഗക്ഷേമങ്ങളിൽ നിന്നും താല്പര്യമുള്ള ആളല്ല ഗുരു. പിന്നെ അതെല്ലാം എവിടെ വരണം? ശിഷ്യന്റെ മനസ്സിൽ വരണം. അത് വരാതെ ബാഹ്യമായി ഗുരുവിനെ ബാഹ്യപൂജാദികളിലെല്ലാം മുഴുകിയിരുന്നാൽ ഗുരുവിനെ ചിലപ്പോൾ ഗുരുവിനോട് സാമീപ്യം വരും, ഗുരുവിനോട് സംയോഗ വിയോഗങ്ങളെല്ലാം വരാം. അതുകൊണ്ട് അതിനല്ല പ്രാധാന്യം. ആ തത്വത്തെ മനസ്സിലാക്കാതെ ഗുരുവിന്റെ ആന്തരികമായ സാമീപ്യത്തെ ഉൾക്കൊള്ളാതെ ബാഹ്യമായ പൂജകളിലും പ്രകടനങ്ങളിലും ഒന്നും യാതൊരു അർത്ഥവുമില്ല. ഗുരു കാരുണ്യമൂർത്തിയാണെന്ന് തിരിച്ചറിവുണ്ടെങ്കിലും പല സാഹചര്യങ്ങളിലും ഗുരുവിനോട് പരിഭവവും ദേഷ്യവും മനസ്സിൽ കടന്നു വരുന്നു. അതിന് കാരണം ആ തിരിച്ചറിവിന്റെ കുറവ് തന്നെയാണ്. ഗുരു കാരുണ്യമൂർത്തിയാണെന്ന് തിരിച്ചറിവുണ്ടെന്ന്, ഗുരു കാരുണ്യമൂർത്തിയാണ് എന്നുള്ള കേട്ടറിവിയാണ്, തിരിച്ചറിവില്ല. ആ തിരിച്ചറിവ് വരാത്തടത്താണ്. തിരിച്ചറിവെന്ന് പറയുന്നത് ഉള്ളറിവാണ്, കേട്ടറിവെന്ന് പറയുന്നത് പുറമേ ഉണ്ടാകും. നമ്മൾ ബ്രഹ്മത്തെക്കുറിച്ച് കേൾക്കുന്നു, കേട്ടാലും അറിയുന്നില്ല. ഈശ്വരനെ കുറിച്ച് കേൾക്കുന്നു, കേട്ടാലും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഗുരുവിനെ കുറിച്ച് അതുപോലെ തന്നെ, കേട്ടാലും മനസ്സിലാകുന്നില്ല, ഇനി കണ്ടാലും മനസ്സിലാകത്തില്ല. കണ്ട് ഒരാൾ പറയുന്നു സദ്ഗുരു ലാഭം, ഒരു ഗുരുവിന്റെ അടുത്ത് പോയി, അതുകൊണ്ട് അയാൾക്ക് സദ്ഗുരു ലാഭമൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടുണ്ടാകത്തില്ല. ഗുരുവിനാരെല്ലാം കാണും, അവർക്കൊന്നും സദ്ഗുരു ലാഭം ഉണ്ടാകുന്നില്ല. ആശ്രമത്തിൽ ചെന്നെന്ന് വിചാരിച്ച് സദ്ഗുരു ലാഭം ഉണ്ടാകുന്നില്ല. ഗുരുവിന്റെ അടുത്ത് ചെന്നെന്ന് വിചാരിച്ചുണ്ടാകത്തില്ല. ഗുരുവിനെ ദീർഘകാലം ശുശ്രൂഷിച്ചെന്ന് വിചാരിച്ച് ഗുരുലാഭം ഉണ്ടാകത്തില്ല. അത് കേട്ടറിവേ ഉണ്ടാകത്തുള്ളൂ, ബാഹ്യമായ അറിവുകളേ ഉണ്ടാകത്തുള്ളൂ. അതിനെ തിരിച്ചറിവ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഗുരു കാരുണ്യമൂർത്തിയാണെന്നുള്ള തിരിച്ചറിവ് എന്ന് പറയുന്നത് എന്താണ്? ആ ഗുരുവിന്റെ കാരുണ്യത്തിന് പാത്രമാകുകയാണ്. അങ്ങനെ പാത്രമാകുന്ന ഒരു ഹൃദയത്തിൽ പിന്നെ വെറുപ്പ്, പരിഭവം, ദേഷ്യം ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നും അവിടെ കാണത്തില്ല. അന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല. പിന്നെ എങ്ങനെയാണ് ഗുരുവിനോട് ദേഷ്യവും ഒക്കെ മനസ്സിൽ കടന്നു വരുന്നത്? ഗുരുവിനോടായിരിക്കത്തില്ല, അയാളുടെ കൽപ്പനയിൽ കാണുന്ന ഒരു വ്യക്തിയോടായിരിക്കും. അത് വാസ്തവത്തിലുള്ള ഗുരുത്വമാണ്. നിങ്ങളൊരു വ്യക്തിയെ ഗുരുവായിട്ട് സങ്കല്പിക്കുന്നു, നിങ്ങൾ കൽപ്പിക്കുന്നു ബാഹ്യമായി ഇതെന്റെ ഗുരുവാണെന്ന് കൽപ്പിക്കുന്നു. അവിടെ ഒരു വ്യക്തിഭാവമാണ്. ആ വ്യക്തിഭാവങ്ങളിൽ ഈ ദ്വന്ദ്വങ്ങൾക്കെല്ലാം വ്യക്തിഭാവം വിഷയമാണ്. നമ്മുടെ മനസ്സിന്റെ എല്ലാ വികാരങ്ങൾക്കും, ഏറ്റവും ശ്രേഷ്ഠമായ വികാരങ്ങൾക്കും, ഏറ്റവും ബീഭത്സമായ മൃഗീയമായ വികാരങ്ങൾക്കും വ്യക്തിഭാവങ്ങൾ വിധേയമാകും. പക്ഷേ ഈശ്വരതത്വം അതിനൊന്നും വിധേയമാകുന്ന ഒന്നല്ല. ഗുരുത്വം അത്തരം കാര്യങ്ങൾക്കൊന്നും വിധേയമാകുന്ന ഒന്നല്ല. അവിടെ എന്താണ്? അത് ദ്വന്ദ്വാതീതമാണ്. അതുകൊണ്ടവിടെ ഒരു ആ ഈശ്വരകാരുണ്യം അല്ലെങ്കിൽ ഗുരുകാരുണ്യം അവന്റെ ഉള്ളിൽ അനുഭവിച്ചറിഞ്ഞ ഒരുവൻ ഒരിക്കലും ഗുരുവിനോട് പരിഭവം, ദേഷ്യം, പിന്നെ ഒരുവന്റെ മനസ്സിൽ വരുന്ന പരിഭവങ്ങൾ, ദേഷ്യങ്ങൾ ഗുരുവിനോടും തോന്നാറുണ്ട്. അതിനുള്ള ലൈസൻസാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും അപേക്ഷ കൊടുക്കുക. ഇവിടുന്ന് കിട്ടത്തില്ല. എന്താണ് ഇതിൻ്റെ ഒരു നിവൃത്തി? യാതൊരു നിവൃത്തിയില്ല. ഇതിനൊരു നിവൃത്തിയില്ല. അവനവന്റെ മനസ്സ് നന്നാകും, അല്ല അതിന് വേറെ ഒരു നിവൃത്തിയില്ല. ഗുരുവിനെ കുറിച്ച് അങ്ങനെയുള്ള എന്തെങ്കിലും ഭാവങ്ങൾ മനസ്സിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കുന്നതിന് യാതൊരു വഴിയുമില്ല. ഇതിൽ നിന്ന് നിവൃത്തി എന്ന് പറയുന്നത് സ്വയം നന്നാകുക എന്നുള്ളതാണ് ഇതിനുള്ള നിവൃത്തി എന്നാണ്. അതേ ഉള്ളൂ. വാസനകളുടെ പ്രഭാവം കാരണം ഗുരുവിന്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുക എന്നത് ഏതൊരു ശിഷ്യനും ദുഷ്കരമാണല്ലോ എന്നാണ്. ഒരിക്കലും ഒരു ശിഷ്യനും അത് ദുഷ്കരമായി ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഗുരുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് ദുഷ്കരമാണെന്ന് ഇതുവരെ ഒരു ശിഷ്യനും ഒരിടത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാനിത് കേൾക്കുന്നത്. ഗുരുവിന്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കാൻ ദുഷ്കരമാണ്. ആദ്യത്തെ റിപ്പോർട്ടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? കാരണം ഇപ്പൊ ഈ പറയുന്ന ഇതൊരു വ്യക്തിയല്ല, ഞാനൊരു ആശയത്തെയാണ് പറയുന്നത്, വ്യക്തികളല്ല. അപ്പൊ അങ്ങനെ ഒരു ആശയം നമ്മുടെ മനസ്സിൽ വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ അയാൾ ശിഷ്യനായിട്ടില്ല. ഞാൻ പറഞ്ഞത് ശിഷ്യനാകാത്തടത്തോളം കാലം എന്താണ്, ശിഷ്യനാണെന്നുള്ളൊരു അവകാശവാദം ഒരാളയാളുടെ മനസ്സിൽ സൂക്ഷിക്കുകയും ഗുരുവിന്റെ സാമീപ്യം, ബാഹ്യമായ സാമീപ്യത്തിൽ കഴിയുകയും ചെയ്യുമ്പോൾ ഗുരു പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കാൻ ബുദ്ധിമുട്ട് വരും. അത് വരുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഗുരു പറയുന്നതൊന്നും ഇവന് മനസ്സിലാകത്തില്ല, അതുകൊണ്ടാണ്. കാരണം അനുസരിക്കണമെങ്കിൽ ആദ്യം മനസ്സിലാകണം, മനസ്സിലാകാത്തിടത്തോളം കാരണം അതനുസരിക്കാനും പറ്റത്തില്ല. എന്തുവരുന്നു അയാളിൽ? അയാളിൽ ശിഷ്യത്വമില്ല, അയാളുടെ അന്ധക്കരണത്തിൽ അയാളുടെ മനസ്സിൽ ഗുരുത്വമില്ല. ഇത് രണ്ടും വരാത്തിടത്തോളം കാലം അയാൾക്ക് ശിഷ്യനാണെന്ന് അവകാശപ്പെടാൻ പറ്റില്ല. പിന്നെ അയാൾ ഒരു ശിഷ്യനെപ്പോലെ ഒരാളാണ്. ശിഷ്യനെപ്പോലെ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായ കാര്യങ്ങൾ ഒരുപാട് അയാളുടെ മനസ്സിലുണ്ട്. അതിലൊന്നാണ് ഗുരു പറയുന്നത് മനസ്സിലാകാതിരിക്കുക, അതുകൊണ്ട് തന്നെ ഗുരുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ കഴിയാതെ വരിക. ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ആ ശിഷ്യത്വത്തെ ആർജിക്കുക, ആ ശിഷ്യത്വ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുത്താൻ ശ്രമിക്കുമ്പോൾ എന്തുവരുന്നു? അയാൾ ഗുരുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതൊന്നും ഒരു ബുദ്ധിമുട്ടായി വരത്തില്ല. അപ്പോൾ അവിടെ ചിലരുടെ മനസ്സിൽ സംശയം വരും, ആ ശിഷ്യഭാവം അങ്ങനെ ഒരു പൂർണ്ണതയിൽ, ശിഷ്യത്വം എന്ന് പറയുന്ന പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല, അതുവരെ എന്താണ്, അതുവരെ ഉള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും? അയാൾക്ക് ആ ശിഷ്യഭാവത്തെ ഉള്ള ഒരു തിരിച്ചറിവ് തന്നെ അയാളുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല. അതുവരെ അയാൾക്ക് ഗുരുവിനെ ആരാധിക്കണം, ഗുരുവിനോടൊപ്പം കഴിയണം, ഗുരുവിന്റെ കൽപ്പനകളൊക്കെ സ്വീകരിച്ച് ജീവിക്കണം, അതിനൊക്കെയുള്ള ശുഭേച്ഛ ഒരാളുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരാളിനെ എടുത്തു കഴിഞ്ഞാൽ അയാൾ ശുഭേച്ഛയുണ്ട്. എന്താണോ ഗുരുവിനെ അയാൾക്ക് സ്വീകരിക്കണം, ഗുരുവിന്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കണം, ഗുരുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കണം, അല്ലെങ്കിൽ ഗുരു നിർദ്ദേശിക്കുന്ന മാർഗത്തിൽ സഞ്ചരിക്കണം, ഇതൊക്കെ ശുഭേച്ഛയാണ്. പക്ഷെ അയാൾ പാത്രമാണ്, ആ ശുഭേച്ഛ മാത്രമേ ഉള്ളൂ. ബാക്കി അയാളിലിരിക്കുന്ന വികാര വിചാരങ്ങളൊന്നും ഇതിനനുകൂലമല്ല. അയാളുടെ സംസ്കാരം അയാളുടെ ഇച്ഛയെ എപ്പോഴും പിന്തുണയ്ക്കുന്നില്ല. അപ്പോൾ അയാൾക്ക് മാനസികമായി വൈകാരികമായി പല വിപരീത ഭാവങ്ങളുമുണ്ട്. അതൊന്നും ഈ ആധ്യാത്മിക മാർഗത്തിനും ആധ്യാത്മിക സാധനയ്ക്കും ഒന്ന് യോജിച്ചാൽ, ആ അവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയുള്ളവരാണ് ഇത്തരം വൈതരണികളിൽ പോയി വീഴുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് എന്താണ് ചെയ്യേണ്ടത്? അവരെ സംബന്ധിച്ചുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് അവരാ ഗുരുത്വത്തെ എന്ന് പറഞ്ഞല്ലോ, ആ ഗുരുത്വത്തെ പരമാവധി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, അതിനുള്ളൊരു ശ്രമം നടത്തുക. അയാളുടെ ശുഭേച്ഛ, ആ ശുഭേച്ഛ നിലനിർത്തത്തക്ക രീതിയിൽ, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. അത് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ അവർ അതിനുവേണ്ടി പരിശ്രമിക്കുക. അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമം എന്ന് പറയുന്നത് അവിടെയാണ് ഗുരുവിന്റെ ബാഹ്യമായ സാമീപ്യത്തിനും ബാഹ്യമായ സാന്നിധ്യത്തിനും ഗുരുവിന്റെ ബാഹ്യമായ ഗുരുവിന്റെ ശരീരത്തെ കാണുക, ഗുരുവിന്റെ ശരീരത്തിന് വേണ്ട പൂജാദികൾ നിർവഹിക്കുക, ഗുരുവിന്റെ ബാഹ്യമായി സ്തുതിക്കുക, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം പ്രസക്തി വരുന്നതാണ്. അയാൾക്ക് ശുഭേച്ഛയുണ്ട്, അയാളുടെ അന്ധക്കരണം പക്വമല്ല. അങ്ങനെ വരുന്ന രീതിയിൽ ബാഹ്യമായ ഗുരു ശുശ്രൂഷയും സത്യസന്ധമായ ധാർമ്മികമായ ഗുരു ശുശ്രൂഷയിൽ ഗുരുസേവയിൽ അയാളുടെ ശരീരത്തെ നിലനിർത്തുക, ഗുരുവിന്റെ സാന്നിധ്യത്തിൽ തന്റെ ശരീരത്തെ നിർത്തി തന്റെ ശരീരം കൊണ്ടാകുമെന്നുള്ള പ്രവൃത്തികൾ ഗുരുവിന് സമർപ്പിച്ച് ചെയ്യുക, ഗുരുവിന് വേണ്ടി ചെയ്യുക, തനിക്ക് വേണ്ടിയല്ല. നിഷ്കാമകർമ്മ ആചരണം പോലെയുള്ള കർമ്മങ്ങളിൽ അയാൾ ഏർപ്പെടും. അപ്പോൾ അയാളുടെ ശുഭേച്ഛ ദൃഢപ്പെടും. അവിടെ വളരെ തീവ്രമായ കഠിനമായ പരിശ്രമം അവിടെ ആവശ്യമാണ്. ബാഹ്യമായും ആന്തരികമായും തൻ്റെ യോഗ്യതയ്ക്ക് വേണ്ടി ആ ഗുരുത്വത്തെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് അയാൾ പരിശ്രമിക്കുക. അവിടെ പരിശ്രമം മാത്രമേ ഉള്ളൂ അതിന് പരിഹാരമായിട്ട്. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ അയാൾക്ക് ഗുരുവിൻ്റെ ആദേശങ്ങൾ എന്താണെന്ന് അയാളുടെ ഉള്ളിൽ അയാൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യം അയാൾക്ക് ബോധ്യപ്പെടും. ഗുരുവിൻ്റെ കൽപ്പനകളുടെ സാരം എന്താണ്, എന്താണ് ഗുരു ഉദ്ദേശിക്കുന്നത്, എന്താണ് വീക്ഷിക്കുന്നതെന്ന് അയാൾക്ക് ഉള്ളിൽ ബോധ്യപ്പെടും. ബോധ്യപ്പെടുമ്പോൾ അങ്ങനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് അനുസരിക്കുന്നതിന് ബുദ്ധിമുട്ട് വരത്തില്ല. ബോധ്യപ്പെടാത്തിടത്തോളം കാലം അനുസരണം ദുഷ്കരമായിരിക്കും. അപ്പം അതിനുവേണ്ടി സർവാത്മനായുള്ള സാധനങ്ങളെല്ലാം അവൻ്റെ ജീവിതം തന്നെ ഗുരുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് തൻ്റെ എന്താണോ ശരീരവും തന് മന് ധനം എന്ന് പറയും. അവൻ്റെ ധനവും മനവും തനുവും ശരീരവും എല്ലാം സർവവും ഗുരുവിന് സമർപ്പിച്ചുകൊണ്ട് ഗുരുവൻ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എന്ത് വരുന്നു? അവൻ്റെ വാസനകളുടെ സ്വാധീനം, ഗുരുവിൻ്റെ കൃപ കൊണ്ട് ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് അവനിൽ കുറയും. അപ്പോൾ അവന് ഗുരുവിൻ്റെ വാക്കുകളുടെ അന്തരാർത്ഥം മനസ്സിലാവും. അവന് ഗുരുവിനെ അനുസരിക്കുക ഒരിക്കലും ദുഷ്കരമായി തീരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാനസിക നില എന്താണോ വളരെ ആത്മസംതൃപ്തിയോടുകൂടി ഗുരുവിനെ കഴിയുന്നത്ര ഉൾക്കൊണ്ട് ഗുരുവിന് വേണ്ടി സർവ്വവും സമർപ്പിച്ച് പണിയെടുക്കുക, അതാണ് അവന് ചെയ്യാന്നുള്ള ഒരേ ഒരു കാര്യം. തനിക്ക് ഗുരു തത്വം തനിക്ക് ഗുരുവിനെ താത്വികമായി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗുരുവിനെ ബാഹ്യമായി സമീപിക്കുക എന്നുള്ള ഒരേ ഒരു വഴിയേ ഉള്ളൂ. അവിടെ പിന്നെ ബാഹ്യമായ സർവസമർപ്പണം അത് ചെയ്യുക. മാനസികമായ സർവസമർപ്പണം അസാധ്യമായി വരുമ്പോഴാണ് ബാഹ്യമായ സർവസമർപ്പണവും ചെയ്യുക. അതാണ് ഗുരുവിന് വേണ്ടി ജീവൻ നിലനിർത്തുക. നേരത്തെ ഗീതയിൽ തന്നെ പറഞ്ഞല്ലോ, അവൻ ഭക്ഷിക്കുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതും കിടക്കുന്നതും നടക്കുന്നതും ഉടുക്കുന്നതും എല്ലാം ഈശ്വരാർപ്പണമെന്ന് പറഞ്ഞതുപോലെ എല്ലാം ഗുരുവിന് വേണ്ടിയാകുക. ഗുരു എന്ന ഒരു സങ്കല്പത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ ലക്ഷ്യമാക്കി ജീവിക്കുക. അങ്ങനെ വരുമ്പോൾ അവന് ഗുരുത്വം പ്രകാശിക്കും, അവന് ശിഷ്യത്വം അവൻ്റെ പൂർണ്ണതയിൽ വരും. അപ്പോൾ അവന് ഈ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ല. ദ്വൈത മാർഗത്തിനും അദ്വൈത മാർഗത്തിനും ഗുരുവിന് നൽകുന്ന സ്ഥാനത്തിന് വ്യത്യാസമുണ്ട്. അദ്വൈത മാർഗത്തിൽ ബാഹ്യഗുരു കേവലം ഒരു വഴികാട്ടി മാത്രമാണ്. ഏത് സമ്പ്രദായത്തിലായാലും ആധ്യാത്മിക സമ്പ്രദായമാണെങ്കിൽ അവിടെ ഗുരുത്വം എന്ന് പറയുന്ന സങ്കല്പത്തിന് ഒരു വ്യത്യാസം. ദ്വൈതമോ അദ്വൈതമോ അത് ശാസ്ത്രത്തിൻ്റെ സമ്പ്രദായങ്ങളോ അല്ലെങ്കിൽ തത്വചിന്തയുടെ വഴിയോ നോക്കിയിട്ടൊന്നുമില്ല. ആധ്യാത്മിക സമ്പ്രദായമാണെങ്കിൽ എന്താണ്, അവിടെ ഗുരു സാക്ഷാത് പരംബ്രഹ്മ എന്നാണ് എല്ലാവരും ജപിക്കുന്നത്. അത് സമ്പ്രദായവും ഇതുമായിട്ടൊന്നും യാതൊരു ഇതുമല്ല. പിന്നെ അദ്വൈത മാർഗത്തിൽ ബാഹ്യഗുരു കേവലം ഒരു വഴികാട്ടി മാത്രമാണ്. വഴികാട്ടി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ ഇവിടെ ആധ്യാത്മിക മാർഗത്തിൽ അവിടെ ഗുരു എന്ന് പറയുന്നത് വഴികാട്ടി തന്നെയാണ്. ഏത് സമ്പ്രദായത്തിലായാലും ഗുരു എന്ന് പറയുന്ന വഴി കാണിച്ചു കൊടുക്കുന്നതാണ് ഗുരു എന്ന് പറയുന്നത്. ഒരു സമ്പ്രദായം അനുസരിച്ചത് മാറ്റമൊന്നുമില്ല. ഒരു സാക്ഷാത് പരബ്രഹ്മമാണെന്ന് പറയുന്നു. പരബ്രഹ്മമുണ്ടല്ലോ, പിന്നെ അവിടെ ഗുരു എന്ന് പറയുന്ന ഒരു കൽപ്പന എന്തിനാണ്? അപ്പോൾ ആ ഗുരുത്വ കൽപ്പന എന്ന് പറയുന്നത് ഗുരു വഴി കാണിച്ചു കൊടുക്കുന്നുണ്ടാണ്. ഏത് സമ്പ്രദായത്തിലായാലും ശരി, എന്താണ് അത്, ഗുരു വഴി കാണിച്ചു കൊടുക്കുന്ന ആളാണ്, മാർഗദർശി തന്നെയാണ്. അതേസമയം ഗുരു ആ പരമതത്വമായി വിളിക്കുന്നു. അപ്പോൾ അതിന് ഗുരുത്വം എന്ന് പറയുന്ന ഒരു കൽപ്പന തന്നെ വരുന്നത് എന്തുകൊണ്ട്? ഗുരു മാർഗദർശിയായിരിക്കുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഗുരുവിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈശ്വരൻ മതിയല്ല, ഇതിനാ ഗുരുവിൻ്റെ ആവശ്യം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ആ ഈശ്വരൻ തന്നെ ഒരു മാർഗദർശിയുടെ ഭാവത്തിൽ വരുമ്പോൾ ആ ഈശ്വരനെ നമ്മൾ പറയുന്നു ഗുരു എന്ന് പറയുന്നു. രണ്ടും ഒരു തത്വം തന്നെ, അതിന് അദ്വൈതമൊന്നും ദ്വൈതമൊന്നുമുള്ള വ്യത്യാസമൊന്നും, ഒരു സ്പർശത്താലോ ഒരു നോട്ടത്താലോ ഒരു സങ്കല്പത്താലോ ശിഷ്യന് മുക്തി നൽകാൻ കഴിവുള്ള ആളാണ് സദ്ഗുരു എന്ന് ശാസ്ത്രത്തിൽ പറയുന്നുണ്ടല്ലോ. ഏത് ശാസ്ത്രമൊന്നും കൂടെ പറഞ്ഞിട്ടില്ല, അതിന് ഞാൻ നോക്കി കണ്ടുപിടിക്കണം. ആ ശാസ്ത്രം കൂടെ പറഞ്ഞിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. എന്നുവെച്ചാൽ ഇങ്ങനെയൊക്കെ ശാസ്ത്രത്തിൽ പറയുന്നു എന്ന് പലരും കേട്ടിട്ടുണ്ട്. ഏത് ശാസ്ത്രമാണെന്നൊന്ന് അന്വേഷിക്കാനോ കണ്ടുപിടിക്കാനോ ഒന്നും മെനക്കെടാതെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ശാസ്ത്രശാസ്ത്രം എന്ന് പറയുന്ന കേട്ടുകൊണ്ട് പറയുകയാണ്. എന്നാൽ പിന്നെ അത് ഇന്ന ശാസ്ത്രത്തിൽ പറയുന്നു തെളിച്ച് പറയട്ടെ. തദ്ദർശനം, തശ്രവണം, തസ്പർശനം എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് ശാസ്ത്രം എന്നുകൂടെ ഒന്ന് പറയട്ടെ. ഏത് ശാസ്ത്രം എന്ന് ചോദിച്ചാൽ അതൊന്നും മെനക്കെടാം, ശാസ്ത്രത്തിൽ പറയുന്നു എന്നാണ്. അപ്പൊ ഈ ശാസ്ത്രത്തിൽ പറയുന്നു, ശാസ്ത്രത്തിൽ പറയുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. കാരണം ഈ പറയുന്നതിന് മുമ്പും ബിമ്പും ഒന്നും കേട്ടിരിക്കാൻ വഴിയില്ല, കണ്ടിരിക്കാനും വഴിയില്ല. ഈ പറയുന്ന ഭാഗം മാത്രമേ കയ്യിൽ കാണൂ. ഏതോ പ്രഭാഷണത്തിൽ കേട്ടാണ്. അത് വെച്ചുകൊണ്ട് ശാസ്ത്രം എന്ന് പറയുന്നു, അതിൻ്റെതായ കുഴപ്പങ്ങളും വരും. ഏത് സന്ദർഭത്തിൽ പറഞ്ഞു, എവിടെ പറഞ്ഞു, ആരെ കുറിച്ച് പറഞ്ഞു എന്നല്ല. അങ്ങനെയെങ്കിൽ മുക്തി എന്നത് ഗുരുവിന് ശിഷ്യനിൽ പകർന്നു കൊടുക്കാൻ പറ്റിയതല്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത് എന്തുകൊണ്ടെന്ന് ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പോ പറഞ്ഞയാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാം. മുക്തി എന്നത് ഗുരുവിന് ശിഷ്യനിൽ പകർന്നു കൊടുക്കാൻ പറ്റിയതല്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത്, ഏത് ക്ലാസ്സിൽ പറഞ്ഞെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരുപക്ഷെ പറഞ്ഞിരിക്കാം. പറഞ്ഞെങ്കിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് കേട്ട ആളിനും മനസ്സിലായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് മുക്തി എന്താണ്, ഗുരുവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? മുക്തിദാത എന്നാണ്. അത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, മുക്തിദാതാവെന്ന് വെച്ചാൽ മുക്തിയെ നൽകുന്നവൻ എന്നാണ്. മുക്തിദാതാവെന്ന് പറഞ്ഞാൽ എന്താണ്? മുക്തിയെ നൽകുന്നു. അപ്പൊ ഗുരുവിനെ മുക്തിദാതാവെന്ന് പറഞ്ഞ അതേ ശാസ്ത്രത്തിൽ തന്നെ ഗുരു ശിഷ്യന് മുക്തി കൊടുക്കില്ല എന്ന് പറഞ്ഞു എങ്കിൽ പറഞ്ഞവന്റെ വിവരക്കേടാണ് ഒരു സംശയം. കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഗുരു മുക്തിദാതാവാണ്, ഗുരുവാണ് മുക്തിയെ കൊടുക്കുന്നത്. അതുകൊണ്ടല്ലേ കവിയിൽ പറഞ്ഞിരിക്കുന്നത്, ഗുരുവും ശിഷ്യനും വന്നാൽ ഞാൻ, ഗുരുവും ദൈവവും വന്നു കഴിഞ്ഞാൽ ഞാൻ ഗുരുവിനെ നമസ്കരിക്കത്തുള്ളൂ, പിന്നെ ദൈവത്തിലേക്ക് നോക്കും. എന്തുകൊണ്ട്? ദൈവത്തിന് കാണിച്ചു തരുന്ന ആളാണ് ഗുരു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ദൈവത്തിനേക്കാൾ വലുത് ഗുരുവാണെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ മുക്തി ശിഷ്യന് കൊടുക്കാൻ ഗുരുവിന് ശേഷിയില്ലെങ്കിൽ പിന്നെ ഗുരുവിന്റെ പണിയുണ്ട്? ഗുരുവിന് വേറെ എന്താ പണി? അതും ചിന്തിക്കണ്ടേ. പിന്നെ ഗുരുവിനെ കണ്ടെന്താ ഉപയോഗം? അതിന്റെ ആവശ്യമില്ലല്ലോ. ഗുരുവിന്റെ ആവശ്യമേ ഇല്ല. അപ്പോ മുക്തി ഗുരുവിന് ശിഷ്യനും, മുക്തി എന്നത് ഗുരുവിന് ശിഷ്യന് കൊടുക്കാൻ പറ്റിയതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പറഞ്ഞാണ് മഹാവിവരദോഷിയാണ്. അയാൾ പറയുന്നത് എനിക്ക് കേൾക്കാനേ പാടില്ല, ഞാൻ ഉറപ്പിച്ച് പറയാം. പിന്നെ എന്താണ്, ചിലടൊക്കെ അങ്ങനെ പറയാറുണ്ട്. ചിലടത്തൊക്കെ ഈ പറഞ്ഞതുപോലെ ചില ശാസ്ത്രങ്ങളിലൊക്കെ പറയും. എന്താണ് മുക്തി എന്ന് പറയുന്നത്? ഇങ്ങനെ നമ്മൾ സാധാരണ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്ന പോലെ വാങ്ങാനും കൊടുക്കാനും പറ്റിയൊരു സാധനമല്ല. ആ അർത്ഥത്തിൽ ചിലപ്പോൾ പറഞ്ഞിരിക്കും. എന്താണ്, അങ്ങനെ ഒരു ക്രയ വിക്രയം ചെയ്യുന്ന ഒരു സാധനമല്ല. ഗുരുവിന് വലിയ തുക ദക്ഷിണ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ പോയി ഗുരുവിൽ നിന്ന് മുക്തി വാങ്ങിക്കളയാം എന്ന് ധനത്തിലൊക്കെ അഭിമാനമുള്ള ചില ആൾക്കാർ ചില വിചാരിക്കും. അപ്പോ അങ്ങനെയൊന്നും ഗുരുവിൽ നിന്ന് കിട്ടത്തില്ല. കൈയിരിക്കുന്ന കുറേ ധനമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അവന് വേറെ ഗുണങ്ങളുണ്ടാവും, അതിനുള്ള അവന്റെ അഭിമാനം കുറച്ച് കുറയും, അല്ലെങ്കിൽ അവന്റെ കുറെ പാപങ്ങൾ നശിക്കും. അവൻ ധനം ആർജിച്ചതിനുണ്ടായ കുറെ പാപങ്ങൾ, ആ പാപങ്ങളെല്ലാം അതൊക്കെ നശിച്ചു പോകും. അത് കവിഞ്ഞ് മുക്തിയെ ഇതൊന്നും കൊണ്ട് വിലക്കെടുക്കാൻ പറ്റിയല്ല. അങ്ങനെ മുക്തിയെ ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ വിൽക്കാൻ ഇരിക്കുന്ന ആളല്ല ഗുരു. അങ്ങനെ ഒരു ധാരണ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. എന്താണ് മുക്തി അങ്ങനെ കൊടുക്കാനും വാങ്ങാനും ഒന്നും പറ്റുന്ന ആളല്ല ഗുരുവിനെ അങ്ങനെ സമീപിക്കരുത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചിലരൊക്കെ അങ്ങനെ പറയുന്നത്. എന്താണ് ശിഷ്യന് അങ്ങനെ മുക്തിയെ പകർന്നു കൊടുക്കാൻ പറ്റത്തില്ല. വാസ്തവത്തിൽ എന്താണ് ഗുരുവിന് ഒരേ ഒരു ജോലിയേ ഉള്ളൂ, എന്താണ് മുക്തിദാനം. അതുമാത്രമാണ് ഗുരുവിന്റെ ജോലി എന്ന് പറയുന്നത്, വേറൊന്നും ഗുരുവിനില്ല. ബാക്കി ഈശ്വരൻ ഗുരുത്വം എന്ന് പറയുന്ന ഒരു ഭാവത്തെ അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ അവിടെ എന്താണ് അവിടെ മുക്തിദാനം, അതാണ് ആ ഭാവത്തിൽ ഈശ്വരന്റെ ജോലി. പിന്നെ ഈശ്വരൻ തന്നെ മറ്റ് പല ഭാവങ്ങളിലും വരും. ആ ഭാവങ്ങളിൽ വരുമ്പോൾ എന്ത് വരുന്നു, അവിടെ ലോകക്ഷേമ കാര്യങ്ങളെല്ലാം അവിടെ നിർവഹിക്കുന്നു ഈശ്വരൻ. പക്ഷെ ഗുരു എന്നുള്ളൊരു ഭാവം സ്വീകരിക്കുന്ന ഇവിടെ അത് യോഗ്യതയുള്ള ശിഷ്യന്മാർക്ക് മുക്തി പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. മറ്റു ഭാവങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഗുരു മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, ഗ്രഹാനുഗ്രഹങ്ങളെല്ലാം ചെയ്യുന്നു, ശിക്ഷരക്ഷകളെല്ലാം നടപ്പിലാക്കുന്നു. അത് മറ്റു ഭാവങ്ങൾ. അപ്പൊ ഈശ്വരന് തന്നെ പല ഭാവങ്ങൾ വരും, അതിലൊന്നാണ് ഈ ഗുരുത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈശ്വരൻ തന്നെ ഗുരു എന്ന് പറയുന്നത്. അപ്പൊ ആ ഈശ്വരൻ ഗുരുത്വത്തെ പ്രാപിക്കുമ്പോൾ തീർച്ചയായും മുക്തിദാതാവാണ്. അത് ഈ മുമ്പ് പറഞ്ഞ ശാസ്ത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രം കണ്ടുപിടിക്കുക. അതിനു വേണ്ടിയിട്ട് ഞാൻ ശാസ്ത്രമേതെന്ന് പറയുന്നില്ല, ഈ പണി എല്ലാവരും ചെയ്യണമല്ലോ. ഒരാൾ പണിയെടുക്കുകയും ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ സുഖം പറ്റുകയും ചെയ്യുന്നത് ശരിയല്ല. എല്ലാവരും പണിയെടുക്കും. ഇതൊക്കെ ശാസ്ത്രങ്ങളൊക്കെ മറിച്ച് നോക്കി ഇതൊക്കെ ഏത് ശാസ്ത്രങ്ങളിലാണ് എഴുതിയിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നു. അല്ല, വെറുതെ ഇരുന്ന് ശാസ്ത്രശാസ്ത്രം എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ ഗുരുവിന് ഒരേ ഒരു ജോലിയേ ഉള്ളൂ. എന്താണോ ശിഷ്യനെ ഈ സംസാരാർണവത്തിൽ നിന്ന് മറുകരയിൽ കടത്തുക, അതാണ് ഗുരുവിന്റെ ജോലി, വേറൊന്നുമില്ല. ഗുരുകർണ ധാരം എന്നെല്ലാം ഗുരുവിനെ എവിടെയെല്ലാം വർണ്ണിക്കുന്നുണ്ടോ അവിടെയെല്ലാം പറയുന്ന ഇതാണ്. സംസാരാർണവത്തിൽ നിന്ന് ഒരുവനെ കരകയറ്റുക, ആ ഒരൊറ്റ കാര്യം നിർവഹിക്കുന്ന ആളാണ് ഗുരു എന്ന് പറയുന്നത്. ശിഷ്യന്റെ അജ്ഞാനത്തെ നശിപ്പിക്കുക, ശിഷ്യന് ജ്ഞാനത്തെ പ്രദാനം ചെയ്യുക, ഭക്തിയെ നൽകുക, വിവേക വൈരാഗ്യാദികളെ നൽകുക, ഇതൊക്കെയാണ് ഗുരു സ്വീകരിച്ചിരിക്കുന്നത് ഉത്തരവാദിത്വം. അപ്പോൾ അതിൽ നിന്ന് ഗുരുവിന് മാറിയിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഗുരു ശിഷ്യന് മോക്ഷം നൽകുന്നവൻ തന്നെയാണ്. പിന്നെ ഈ പറയുന്നതിനുള്ള വ്യത്യാസം എന്താണോ, ഒരു ശിഷ്യന് എങ്ങനെ മോക്ഷം കരഗതമാകുന്നു, അയാൾ എങ്ങനെ മുക്തനാകുന്നു എന്നുള്ളതാണ് ഈ പറയുന്നത്. ആ മുക്തി എന്ന് പറയുന്നത് ആത്യന്തികമായി, ആ മുക്തി എന്ന് പറയുന്നത് സർവബന്ധനങ്ങളിൽ നിന്നുള്ള മോചനമാണ്. ആ ബന്ധനം എവിടെയാണോ സംഭവിച്ചിരിക്കുന്നത്, മോചനം അവിടെ തന്നെ സംഭവിക്കുന്നു. ആ ഒരർത്ഥത്തിലാണ് പറയുന്നത്. എന്താണോ ആ മോചനം സംഭവിക്കേണ്ടത് ആ ശിഷ്യനിലാണ്. അതിനുവേണ്ടി എന്താണ് ആ ശിഷ്യന്റെ പരിശ്രമം ആവശ്യമാണ്. ഗുരു മോക്ഷം നൽകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെന്ത് ചെയ്യും, അവന്റെ സ്വാഭാവികമായ അജ്ഞത അലസത എല്ലാം കൊണ്ട് എല്ലാം ഗുരു ചെയ്യട്ടെ, തനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു അലംഭാവത്തിൽ എഴുന്ന കളയും. ഗുരു എനിക്ക് വേണ്ടി എല്ലാം ചെയ്യും, ഞാനൊന്നും ചെയ്യേണ്ടതില്ല, അത്തരം ഒരു അലംഭാവം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. മോക്ഷത്തെ ഗുരു നൽകുന്നതല്ല, അത് ശിഷ്യൻ തന്നെ ആർജിക്കേണ്ടതാണെന്ന് പറയുന്നു. അപ്പം അതിനു വേണ്ടിയിട്ട് അവൻ പരിശ്രമിക്കും. അത് എത്രയോ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്താണ് ഞാൻ വെളിപ്പെടുത്തുന്നത് കൊണ്ട് ഇതിനവൻ പ്രാപിക്കുന്നു. ഞാൻ എന്നെ പ്രകാശിപ്പിക്കുമ്പോൾ എന്ത് വരുന്നു? അവൻ അതിനെ പ്രാപിക്കുന്നു. ഇത് ഗുരുക്കന്മാരെല്ലാം പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അവിടെ ശിഷ്യന്റെ പരിശ്രമം, അത് അവൻ ഗുരുവിന്റെ മഹത്വത്തിൽ അല്ലെങ്കിൽ ദിവ്യത്വത്തിലെല്ലാം വിശ്വസിച്ചിട്ട് ആ പരിശ്രമത്തിൽ നമ്മൾ പിന്മാറിക്കളഞ്ഞു. അവന്റെ പരിശ്രമം അവന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതെല്ലാം ഈശ്വര കൃപ കൊണ്ട് ഗുരുവിന്റെ കാരുണ്യം കൊണ്ടേ അത് സാധിക്കും. ആ ഈശ്വര കൃപയ്ക്കും ഈശ്വരന്റെ കാരുണ്യത്തിനും ഗുരുവിന്റെ കാരുണ്യത്തിനും വേണ്ടിയുള്ള പരിശ്രമം ശിഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടായാലേ പറ്റൂ. ആ പരിശ്രമം മറ്റൊരു കുറവും വരാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, ഇത് ഗുരു നൽകുന്നതല്ല എന്ന് ചില സന്ദർഭങ്ങളിൽ പറയും. നീ തന്നെ ഇതിനുവേണ്ടി പരിശ്രമിച്ച് നീ ഇത് നേടേണ്ടതാണ് എന്ന് പറയുന്നതാണ്. പിന്നെ പരമമായ തത്വത്തിൽ എന്താണ് അവിടെ പറയുന്നത്? ഗുരു നൈവശേഷി, അവിടെ ഗുരുവില്ല ശേഷിനുമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെയും കൊടുക്കൽ വാങ്ങലൊന്നുമില്ല. ഗുരു കൊടുക്കുകയോ ശിഷ്യം വാങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല. അതെന്തോ അതീതമായിരിക്കുന്ന ഒരവസ്ഥയിലും പറയാം എന്താണ് അവിടെ ഇത് ഗുരു നൽകുന്നതല്ല എന്ന് പറയും. അപ്പോൾ പറയുന്ന സന്ദർഭം അനുസരിച്ച് പറയുന്ന ആളെന്താണോ വീക്ഷിക്കുന്നത് ആ താല്പര്യത്തെയാണ് മനസ്സിലാക്കേണ്ടത്. അതാ അതിൻ്റെ വാച്യാർത്ഥത്തിൽ എടുത്തിട്ട് പരസ്പര വൈരുദ്ധ്യങ്ങളെ കാണുകയല്ല വേണ്ടത്, അതിൻ്റെ താല്പര്യത്തെ മനസ്സിലാക്കണം. അതുകൊണ്ട് ആത്യന്തികമായി ആ പരവുമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരുവനിൽ പ്രകാശിക്കുന്നതാണ്. ഒരുവനിൽ തന്നെ അത് പ്രകാശിക്കുന്ന ആ ഒരർത്ഥത്തിൽ നമുക്ക് പറയാം എന്താണ്, ഇത് ആരും കൊടുക്കുകയോ ആരിൽ നിന്നും ആരും വാങ്ങുകയോ ചെയ്യുന്ന, പക്ഷേ അവരുടെ പ്രകാശത്തിൽ വരെ അവനെ കൊണ്ടെത്തിക്കുക, അത് ഗുരുവിന്റെ കർത്തവ്യമാണ്. അതുകൊണ്ടാണ് ഗുരു മുക്തി നൽകുന്നു എന്ന് പറയുന്നത്. അവൻ സ്വയം അതല്ലേ ആത്മാവിനെ കുറിച്ച് എന്ത് പറയുന്നു? സ്വയം പ്രകാശമാണ്. അവനാരും പ്രകാശിപ്പിക്കേണ്ട കാര്യമില്ല. ആ അർത്ഥത്തിൽ പറയാൻ എന്താണ്, ഗുരു മോക്ഷത്തെ കൊടുക്കുന്നില്ല. പക്ഷെ സ്വയം പ്രകാശിക്കുന്ന എന്താണ്? ആ സ്വയം പ്രകാശിക്കുക എന്ന് പറയുന്നിടത്ത് അവിടെ ഗുരു ശിഷ്യൻ എന്നുള്ള ഭേദങ്ങളുമില്ല, ഒരവസ്ഥയാണ്. അവിടെ നമുക്ക് ഗുരു ശിഷ്യ കൽപ്പനകളൊന്നുമില്ല. ആ സ്വയം പ്രകാശത്തിലാണ് എല്ലാ ബന്ധങ്ങളും മാറ്റുപോകുന്നത്. ആ ഒരവസ്ഥയിലേക്ക് ഗുരുവനെ നയിച്ച് അവിടെ കൊണ്ടെത്തിക്കുന്നത് അത് ഗുരുവാണ്. അതുകൊണ്ട് ഗുരുവിനെ മുക്തിദാതാവായി തന്നെ കാണും. അത് ഗുരുവിനെ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ശിഷ്യന്റെ പരിശ്രമങ്ങൾക്ക് ഒരു കുറവ് വരാനും പാടില്ല. പിന്നെ പറയുന്നുണ്ടല്ലോ, സ്പർശം കൊണ്ട് അല്ലെങ്കിൽ നോട്ടം കൊണ്ട് ഒരു സങ്കല്പം കൊണ്ട് ശിഷ്യന് മുക്തി നൽകാൻ കഴിവുള്ള ആളാണ് സദ്ഗുരുവെന്ന് ശാസ്ത്രത്തിലല്ല, അതും മുമ്പ് ക്ലാസ്സിലെ ഇക്കാര്യവും പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സിൽ ഇയാൾ ഒരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കില്ല. അതും ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്, ശാസ്ത്രത്തിൽ മാത്രം പറഞ്ഞ കാര്യമാണ്. ഏതെങ്കിലും ശാസ്ത്രത്തിൽ വായിച്ചാൽ ഈ കാര്യവും പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സ്പർശനം കൊണ്ടും നോട്ടം കൊണ്ടും സങ്കല്പം കൊണ്ടും. ആ പറഞ്ഞ കാര്യം ശാസ്ത്രത്തിന്റെ സ്വന്തമാക്കി, പിന്നീട് പറഞ്ഞ ആവശ്യം പറഞ്ഞ ആളുടെ സ്വന്തമാക്കി, അത് ശരിയായ നിലപാടല്ല. ആദ്യം പറഞ്ഞതും ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ്, രണ്ടാമത് പറഞ്ഞതും ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ്. അപ്പോൾ ഇതിൽ രണ്ടിനും, ഒന്നിനെ ശാസ്ത്രത്തിൽ പറഞ്ഞതാക്കി രണ്ടാമത് ക്ലാസ്സിൽ പറഞ്ഞതുമാക്കിയിട്ട് ഇതിലൊരു വൈരുദ്ധ്യമുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കുന്നതിൽ പ്രകടിപ്പിച്ച ബുദ്ധി വൈഭവം എന്തായാലും പ്രശംസനീയമാണ്. അതുകൊണ്ട് ആദ്യം പറഞ്ഞതും ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ്, അല്ലെങ്കിൽ ആദ്യം മൂലം പറഞ്ഞ ക്ലാസ് എഴുതിക്കുക. ഇതേ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്പർശത്താലോ ഒരു നോട്ടത്താലോ സങ്കല്പത്താലോ ശിഷ്യന് മുക്തി നൽകാൻ കഴിവുള്ള ആളാണ് ഗുരു എന്ന് മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശാസ്ത്രത്തിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ ശരി, പക്ഷേ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞതും പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ്. രണ്ടും തമ്മിൽ സമന്വയിപ്പിക്കുന്നു. ആധ്യാത്മിക ശാസ്ത്രത്തിന് ഒരിടത്തും വൈരുദ്ധ്യമില്ല. ബാഹ്യമായി നമുക്ക് പറയുന്ന കാര്യങ്ങളിൽ പരസ്പര വിരോധമുണ്ടെന്ന് തോന്നും. അതെന്തുകൊണ്ട്? ഓരോ സന്ദർഭം അനുസരിച്ച് ഓരോ കാര്യങ്ങളെ പറയുമ്പോൾ, അതാ സന്ദർഭത്തിനനുസരിച്ച് ഊന്നൽ കൊടുത്ത് പറയുമ്പോൾ അങ്ങനെ പറയേണ്ടി വരുന്നത് കൊണ്ടാണ്. കാരണം പല നിലകളിൽ നിന്നും ഒരേ കാര്യത്തെ പറയേണ്ടി വരും. ശിഷ്യന്റെ നിലയിൽ നിന്ന് പറയും, ഗുരുവിന്റെ നിലയിൽ നിന്ന് വരും, ശിഷ്യന്റെ നന്മകളുടെ ഭാഗത്തു എന്ന് പറയും, ശിഷ്യന്റെ തിന്മകളുടെ ഭാഗത്തു എന്ന് പറയും, ശിഷ്യന്റെ പൗരുഷ അതിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് പറയും, ചിലപ്പോൾ ശിഷ്യന്റെ സംസ്കാരം അതിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് പറയും. ഇങ്ങനെയെല്ലാം പറയുന്ന കാര്യങ്ങളിൽ ബാഹ്യമായി കേൾക്കുമ്പോൾ ഇതിലെല്ലാം പരസ്പര വൈരുദ്ധ്യമുണ്ടെന്ന് തോന്നും. അത് സമന്വയിപ്പിക്കാനാണ് നമ്മുടെ ബുദ്ധി വൈഭവം നമ്മുടെ ശേഷിയെല്ലാം ഉപയോഗിക്കേണ്ടത്, അല്ലാതെ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളെ നമ്മൾ കണ്ടെത്താനല്ല. അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ പറയുന്നതിന് മൊത്തം പരസ്പര വൈരുദ്ധ്യങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അന്ന് അങ്ങനെ പറഞ്ഞല്ലോ, ഇന്ന് ഇങ്ങനെയാണല്ലോ പറയുന്നതെന്ന് ചോദിക്കാനേ നമുക്ക് സമയം വരത്തുള്ളൂ. അന്ന് എവിടെ ഏത് നിലയിൽ നിന്ന് പറഞ്ഞു, ഇന്ന് എവിടെ ഏത് നിലയിൽ നിന്നുകൊണ്ട് പറയുന്നു എന്നോ. ഭഗവത്ഗീതയിൽ തന്നെ ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, ഒരു ദേശായി. ആ വ്യാഖ്യാനം എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നതാണ് ഭഗവത്ഗീതയുടെ വൈരുദ്ധ്യങ്ങൾ. അതാണ്, അതായത് ഗീതയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പരസ്പര വിരുദ്ധമായിട്ടെന്നാണ് ആ പുസ്തകത്തിൽ സമർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് അവിടെ ശിഷ്യന്റെ അധികാരം, ശിഷ്യന്റെ യോഗ്യത, ശിഷ്യന്റെ അവസ്ഥകൾ ഇതൊന്നും കണക്കിലെടുക്കാതെ ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഈ ക്ലാസ്സിൽ പറയുന്നതല്ല, ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകങ്ങൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ മൊത്തം പരസ്പര വിരുദ്ധമായിട്ടാണ് അങ്ങനെ തോന്നും. അപ്പോൾ അതല്ല, നമ്മുടെ ശ്രദ്ധ ഏകാഗ്രതയൊക്കെ എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതിനെയൊക്കെ എങ്ങനെ സമന്വയിപ്പിക്കാം. അന്ന് പറഞ്ഞതിനും ഇന്ന് പറയുന്നതിനും ബാഹ്യമായ വിരോധങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതിൽ ആന്തരികമായി അതിൽ യോജിക്കാവുന്ന തത്വങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുന്നതിലാണ്. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന എന്താണ്, ഒരു സ്പർശം കൊണ്ട്, നോട്ടം കൊണ്ട്, സങ്കല്പം കൊണ്ട് എല്ലാം ശിഷ്യന് മുക്തിയെ കൊടുക്കാൻ കഴിവുള്ളതാണെന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഒരാൾ പറയുകയാണ്, എത്രയോ ദർശനവും സ്പർശനവും ഒക്കെ വന്നിട്ട് ഇതുവരെ എനിക്ക് മുക്തി കിട്ടിയില്ലല്ലോ എന്ന് ചോദിച്ചാ ഞാൻ വിഷമിച്ചു. ഒരുപാട് സ്പർശനവും ദർശനവും ഒക്കെ കഴിഞ്ഞിട്ടും ഇന്നും ഞാൻ നന്നാവാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സങ്കടമുള്ള ഒരു കാര്യമാണ്. എനിക്കും അതിന് സഹതാപമുണ്ട്. ഞാൻ ശോചന്തി പണ്ഡിതാഹ എന്നുള്ള തത്വം അനുസരിച്ച് ചോദിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അതിനുള്ള വഴി എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞിരിക്കുന്ന എവിടെ ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഒരു ശിഷ്യൻ അവന്റെ പരിപക്വമായ ഒരവസ്ഥയെ പ്രാപിച്ചിരിക്കുമ്പോൾ, എന്ന് വെച്ചാൽ ജന്മജന്മാന്തരങ്ങളുടെ അവന്റെ തപസ് കൊണ്ട്, അവന്റെ അനുഷ്ഠാനങ്ങൾ കൊണ്ട്, അവന്റെ നിഷ്ഠകൾ കൊണ്ട് അവനവന്റെ പരിപക്വമായ ഒരവസ്ഥയെ പ്രാപിച്ചിരിക്കുമ്പോൾ, അപ്പോൾ അങ്ങനെ വിചാരിക്കേണ്ട, ശിഷ്യനെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവനൊരു മനുഷ്യരായി ആയിരിക്കണമെന്ന് വിചാരിക്കേണ്ട, പക്ഷി മൃഗ വൃക്ഷലതാദികളായ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒരു ഗുരുവിൻ്റെ സാമീപ്യത്തെ, എന്നുവെച്ചാൽ സജീവ സാമീപ്യത്തെ, സാന്നിധ്യത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യനാവണമെന്നൊന്നുമില്ല. ഈ പരിസരത്തൊക്കെ തന്നെ എത്രയും നായ്ക്കളും മോക്ഷം നേടിയിരിക്കും, എത്രയോ മനുഷ്യർ മോശം കിട്ടിയിട്ടില്ല, അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അത് മനുഷ്യനായി തന്നെ ജനിക്കണമെന്നൊന്നുമില്ല. പക്ഷിമൃഗാദികളായിട്ടോ വൃക്ഷലതാദികളായിട്ടോ വന്നു കഴിഞ്ഞാൽ എന്തുവരുന്നു, അങ്ങനെ ഒരു ദിവ്യമായ സാന്നിധ്യത്തിൽ ആ സ്പർശനം കൊണ്ട്, ദർശനം കൊണ്ട്, ഗുരുവിൻ്റെ സാമീപ്യം കൊണ്ട് അതിന് മുക്തി ഉണ്ടാവും. അതാണ് കർമ്മശേഷായു എന്ന് പറയും. കർമ്മശേഷം കൊണ്ട് അവസാനമായി സ്വീകരിക്കുന്ന ഒരായുസ് അത് മനുഷ്യനായി വരണമെന്നൊന്നുമില്ല, ഏത് ഭാവത്തിലും വരാം. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ദിവ്യമായ ഒരു സാന്നിധ്യം കൊണ്ട്, ഒരു സ്പർശനം കൊണ്ട്, ഒരു ദർശനം കൊണ്ട് അവസാനത്തെ പ്രാരബ്ധങ്ങൾ ഒടുങ്ങി, ശേഷിച്ചിരുന്ന പ്രാരബ്ധം ഒടുങ്ങി അവർ ഈ സംസാര ബന്ധത്തിൽ നിന്ന് എന്നേക്കുമായി മോചിതരായിത്തീരുന്നു എന്നാണ്. അതാണ് പറയുന്നത്. എന്താണ് അങ്ങനെ മുക്തി നൽകാൻ കഴിവുള്ള ആളാണ് സദ്ഗുരു എന്ന് മുമ്പ് പറഞ്ഞത്. അത് അപ്പോൾ സദ്ഗുരുവിന് ഒരു കാലത്തിലും ക്ഷാമം ഉണ്ടായിട്ടില്ല ഒരിക്കലും. കാരണം ഈശ്വരൻ എന്ത് ചെയ്യുന്നു, എപ്പോഴിങ്ങനെ ഗുരുത്വത്തെ, ആ ഗുരുപദത്തെ പ്രാപിച്ചുകൊണ്ട് എപ്പോഴും ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയും ശിഷ്യന്മാർക്ക് ദാരിദ്ര്യം ഉണ്ടായ സമയം ശിഷ്യന്മാർക്ക് ദാരിദ്ര്യം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ലെന്നേ ഉള്ളൂ. എത്ര സ്പർശിച്ചാലും കാര്യമായ വിശേഷമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത് ശിഷ്യനതിനുള്ള ഇത് വരാത്തതുകൊണ്ടാണ്. ഉണ്ടാവുന്നുണ്ടാവും, അതറിയുന്നില്ല. അത് മനുഷ്യരൂപത്തിൽ തന്നെ ഒരാൾ കർമ്മശേഷമായും മനുഷ്യരൂപത്തിൽ തന്നെ കിട്ടണമെന്നും, എന്തായിട്ട് വന്നാലും മതി, ഏത് രൂപത്തിൽ വന്നാലും മതി, മൃഗമായിട്ടോ പക്ഷിയായിട്ടോ അങ്ങനെ വന്നാലും ശരി, ഒരു മുക്തിയെ നേടും എന്നാണ് പ്രാരബ്ധങ്ങൾ അവസാനിപ്പിക്കുക. അതാണ് ഈ പറയുന്നത്. എന്താണ് അപ്പോൾ അവിടെ ഗുരു എന്താണ് ചെയ്യുന്നത്? മുക്തി എന്ന് പറയുന്ന ഒരു സാധനത്തെ അങ്ങോട്ടെടുത്ത് കൊടുക്കുകയല്ല ചെയ്യുന്നു. അവിടെ ഈ ക്രയവിക്രയമൊന്നുമില്ല. നമ്മൾ സാധാരണ ഗുരുപ്രസാദം തരുന്നത് പോലെ മുക്തിയും കൂടെ എങ്ങനെ തരും? അങ്ങനെയല്ല. അവിടെ എന്ത് വരുന്നു? ആ ശേഷിക്കുന്ന പ്രാരബ്ധങ്ങളെ ഒടുക്കിക്കളയുകയാണ്. അതാണ് ചെയ്യുന്നത്. ബാഹ്യമായി പ്രകടമായിരിക്കുന്ന ആ പ്രാരബ്ധത്തെ ഗുരു എന്ത് ചെയ്യുന്നു? അതില്ലാതായി കളയുന്നു. മുക്തി എന്ന് പറയുന്നത് എന്താണ്? അത് സ്വയം പ്രകാശിക്കുന്ന തന്നെയാണ്. അവിടെ പിന്നെ ഗുരു കൊടുക്കൽ വാങ്ങലില്ല. എന്തുകൊണ്ട്? അവിടെ പിന്നെ ഗുരു ശിഷ്യ ഭേദമില്ല. ഗുരു ശിഷ്യന് രണ്ടുപേരുണ്ടെങ്കിൽ, രണ്ട് വ്യക്തികളുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് കൊടുക്കാനും വാങ്ങാനും എല്ലാം പറ്റും. അവിടെ ക്രയവിക്രയങ്ങളൊന്നുമില്ല. അവിടെ അത് സ്വയം പ്രകാശിക്കുന്നു, തത്വമായിരിക്കും അവിടെ. അവിടെ ആ ഒരവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ്? ഗുരു നൈവശിഷ്യൻ, ഗുരുവല്ല ശിഷ്യനുമല്ല എന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ പിന്നെ ആരാർക്കും മുക്തി കൊടുക്കാനാണ്, അല്ലെങ്കിൽ ആരാരിൽ നിന്ന് മുക്തി സ്വീകരിക്കാനാണ്, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് എന്ത് വരുന്നു? ആ പരിപക്വമായ ജീവന്റെ ചരമപ്രാരബ്ധം എന്ന് പറയുന്നു. അന്തിമമായ പ്രാരബ്ധത്തെ കൂടി നീക്കുന്നതിന് കേൾപ്പുള്ള ആളാണ് ഉത്തമനായ ഒരു സദ്ഗുരു. അതും പറയുന്നുണ്ട്. അപ്പോൾ അതും ഇതും തമ്മിൽ പരസ്പരം വിരുദ്ധമുള്ള കാര്യങ്ങളല്ല. ഇതിലെ നമ്മൾ ഞാനിങ്ങനെ പറയുന്നത് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിരുത്തി ചിന്തിക്കാനും മനസ്സിലാക്കാനും, അത്തരം വിഷയങ്ങളിലൊന്നും സാധാരണഗതിയിൽ യാതൊരു സംശയവും മനസ്സിൽ വരാൻ പാടുള്ളതല്ല. കാരണം ആ സംശയങ്ങളെല്ലാം പരിഹരിക്കത്തക്ക രീതിയിൽ നമ്മളിത് പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല, ആരുടെ സംശയവും പരിഹരിക്കത്തക്ക രീതിയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ബോധം നമുക്കുണ്ടാകേണ്ടതുമാണ്. അതുകൊണ്ട് ഇതിൽ ഒന്നും പുതുതായിട്ടെന്തെങ്കിലും കാര്യം പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞ കാര്യങ്ങളെ തന്നെ ഒന്നുകൂടി ആവർത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്നാലും പുതുതായി പറയേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ്? പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അവസരം പോലെ, സൗകര്യം പോലെ വിസ്മരിച്ചു കളയാറുണ്ട്. അതുകൊണ്ട് പലതും പലർക്കും കേൾക്കുമ്പോൾ എപ്പോഴും പുതുതായിട്ട് തന്നെ ഇരിക്കും. ഏതിനും പുതുമ കാണും. അത് ഈ പറയുന്നതെല്ലാം അപ്പോഴപ്പോഴും വിട്ടുകളയുന്നതുകൊണ്ടാണ്. പറയുന്നതൊക്കെ കുറച്ച് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. പക്ഷേ അങ്ങനെ തോന്നാത്തത് ഒന്നും മനസ്സിലാവർത്തിക്കുന്നുണ്ടാണ്. ശബ്ദങ്ങൾ ആവർത്തിക്കുന്നതേയോ, കേൾക്കുന്നവന്റെ മനസ്സിലൊന്നും ആവർത്തിക്കുന്നില്ല. മനസ്സിലാവർത്തിച്ചു കഴിഞ്ഞാൽ പുതിയ ചോദ്യങ്ങളുമില്ല, പുതിയ ഉത്തരങ്ങളും. മനസ്സിലാവർത്തിക്കാത്തവർക്ക് പുതിയ പുതിയ ചോദ്യങ്ങളും പുതിയ പുതിയ സമാധാനങ്ങളും വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഗുരുത്വത്തെ സംബന്ധിച്ച് പ്രധാനമായും നമ്മൾ ധരിക്കേണ്ട ഒരു കാര്യം, ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ നിൽക്കുന്ന നില ഏതാണെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ചിട്ടാണ് ചോദ്യങ്ങളല്ല, ആരെ നിലയിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നു. ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ പ്രഭാഷണത്തിൽ പറഞ്ഞു, അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടൊരർത്ഥമില്ല. അവനവൻ്റെ നിലയിൽ നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുക. താനെവിടെ നിൽക്കും? തനിക്കിപ്പോൾ എന്തിൻ്റെയാണ് ആവശ്യം? ബാഹ്യമായ ഗുരുവിൻ്റെയാണ് ആവശ്യം, അതെ, ആന്തരികമായ ഗുരു താൻ തൃപ്തനാണ്. അതാണ് പ്രശ്നം. അപ്പം അവനവനെ കുറിച്ചും മറ്റൊരാൾ മനസ്സിലാക്കി തരേണ്ട കാര്യം. അവനവനെ കുറിച്ച് അവനവന് തന്നെ ബോധ്യമുണ്ട്. ആ നിലയിൽ നിന്ന് നോക്കുക. ഈ ബാഹ്യമായ ഗുരുവിനെ ആശ്രയിക്കാതെ ആന്തരികമായി തൻ്റെ അന്ധകരണത്തിൽ ആ ഗുരു തത്വത്തെ ആവാഹിക്കുന്നതിനുള്ള ശേഷി ഒരുവനുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും അവന് സദ്ഗുരു ലാഭം ഉണ്ടായിക്കഴിഞ്ഞു. അവനെ സംബന്ധിച്ചിടത്തോളം ഗുരു ഒരു വ്യക്തിയല്ല. അവനെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായ ഗുരുവിന്റെ സാന്നിധ്യം ആവശ്യമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായ ആരാധനകൾ, സ്തുതികൾ, പൂജകളൊന്നും ആവശ്യമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഗുരു അടുത്തല്ല, അകലെയല്ല. അതിന് കഴിയാത്തിടത്തോളം കാലം, എന്നാൽ അവന് ശുഭേച്ഛയുണ്ട്. അവന് എന്താണ്, ഗുരു കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കണം, ഗുരു കാണിച്ചു തരുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരണം എന്നൊക്കെയുള്ള ശുഭേച്ഛ അവൻ്റെ ഉള്ളിലുണ്ട്. ഉള്ളിലുണ്ടെങ്കിൽ അവന് ബാഹ്യമായ ഗുരുവിനെ ആശ്രയിക്കണം, ബാഹ്യമായ ഗുരുവിൻ്റെ സാമീപ്യത്തിൽ കഴിയണം, ബാഹ്യമായ ഗുരുവിനെ ആരാധിക്കണം, പൂജിക്കണം. അവന് ബാഹ്യമായ ഗുരുവിനെ, ഗുരു അവനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ തന്നെയാണ്. ഈശ്വരനെ കുറിച്ച് എന്തെല്ലാം ഉത്തമമായ, ഉദാത്തമായ, ദിവ്യമായ, അലോകീയമായ ഭാവനകൾ ഗുരുവിൻ്റെ മനസ്സിൽ വരാമോ, അത്തരം ഭാവനകൾ മാത്രമേ ഗുരുവിനെ സംബന്ധിച്ചും വരാവൂ. അതിന് ഒരു ന്യൂനതയും വരാൻ പാടില്ല. സർവശക്തനും സർവജ്ഞനും ആയ ഈശ്വരനായി തന്നെ ഗുരുവിനെ കാണണം. അതിനൊരു ന്യൂനത അവിടെ വരാൻ പാടില്ല. ഗുരുവിൻ്റെ വാക്കുകളെ തൻ്റെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കാൻ, ഗുരുവിൻ്റെ ചേഷ്ടകളെ തൻ്റെ മലിനമായ വാസനകൾക്കനുസരിച്ച് ഭാവന ചെയ്യാനൊന്നും പാടില്ല. ഗുരുവിനെ സംബന്ധിച്ച് ഒരൊറ്റ സങ്കല്പം മാത്രം എന്താണോ, ഈശ്വരൻ തന്നെ. ഈശ്വരനെ സങ്കല്പിക്കുമ്പോൾ ഗുരുവിൻ്റെ മനസ്സിൽ എന്തെല്ലാം ദിവ്യഭാവനകൾ വരാമോ ആ ഭാവനയിൽ കുറഞ്ഞ് ഒന്നും തന്നെ ഗുരുവിനെ സംബന്ധിച്ച് വരാൻ പാടില്ല. ഗുരുവിനെ സംബന്ധിച്ച് ദേഷ്യം, ഗുരുവിനെ സംബന്ധിച്ച് വെറുപ്പ്, ഗുരുവിനെ സംബന്ധിച്ച് മറ്റത് മറിച്ചത്, ഇതൊക്കെ അങ്ങനെ ഒരു ചിന്തയെ മനസ്സിൽ വരാൻ പാടില്ല. അങ്ങനെയുള്ള പരിഭവ തിരസ്കാരാദികളൊന്നും ഗുരുവിനെ സംബന്ധിച്ച് വരാൻ പാടില്ല. അത്തരം ഭാവനകൾ വരരുത്. അത് ഗുരുത്വദോഷമാണ്, ഗുരുനിന്ദയാണ്. അതിനാണ് ഗുരുനിന്ദ എന്ന് പറയുന്നത്. സ്വപ്നത്തിൽ പോലും ഗുരുവിനെ സംബന്ധിച്ച് അങ്ങനെ ഭാവനകൾ ഗുരുവിൻ്റെ മനസ്സിൽ കടന്നു വരാനേ പാടില്ല. കാരണം എന്തുകൊണ്ട്? ഈശ്വരനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഭാവനയല്ലല്ലോ വരുന്നത്. ഈശ്വരനെ സംബന്ധിച്ച് ഏറ്റവും എവിടെയാണോ പരിശുദ്ധമായ ഭാവനയുള്ളത്, അവിടെയാണ് ഈശ്വരനെന്ന് നമ്മൾ പറയുന്നത്. മറ്റ് ജീവന്മാരെ സംബന്ധിച്ചാണ് നമുക്ക് നിന്ദ്യമായ ഭാവനകളൊക്കെ വരുന്നത്. ഈശ്വരനെന്ന് പറയുന്നത് കേവലം പരിശുദ്ധമായ ഒരു ഭാവനയ്ക്ക് മാത്രം ഉള്ള സ്ഥാനമാണ്. അപ്പോൾ ഗുരുവിനെ സംബന്ധിച്ചും അങ്ങനെ വരുന്നു. ഒരു ശുഭേച്ഛയുണ്ട്, എന്നാൽ അവന് യോഗ്യതയില്ല. ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു കാര്യത്തിലെങ്കിൽ ബാക്കി അവന് മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ വ്യവഹാരങ്ങളിൽ നിന്ദയും വെറുപ്പും പരിഭവവും തിരസ്കാരവും ഒക്കെ വന്നോട്ടെ, പക്ഷെ ഒരു സ്ഥാനമെങ്കിലും അതില്ലാത്തൊരു സ്ഥാനം വേണം. അത് ഗുരുവിലും അതില്ല എങ്കിൽ, അത്തരം ദിവ്യമായ ഭാവനകളില്ല എങ്കിൽ പിന്നെ അവനെങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? രക്ഷപ്പെടുന്നതിന് വരെ വഴിയുന്നു. അപ്പോൾ ചിലർ ഉദ്ദേശിക്കുന്ന ഇതായിരിക്കും, എങ്ങനെ ഗുരുവിൻ്റെ സാമീപ്യത്തിൽ കഴിയുമ്പോൾ ഗുരുവിനോടുള്ള സാമീപ്യം കൊണ്ട് അതിസ്വാതന്ത്ര്യം അത് വരും. അപ്പോൾ അതിപരിചയ അഭിനയം എന്ന് പറയും. നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിയുടെ തന്നെ സാന്നിധ്യത്തിൽ കൂടുതൽ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയോട് തിരസ്കാരം, അഭിനയം എല്ലാം വന്നു പോകും മനസ്സിൽ. പരിചയം കൊണ്ട്, നിരന്തര പരിചയം കൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ ആ വ്യക്തിയെ നമ്മുടെ നിലയിലേക്ക് വലിച്ചു താഴ്ത്തിക്കളയും. അവരുടെ മഹത്വത്തെ ശ്രദ്ധ കുറഞ്ഞു. അപ്പോൾ അവരോട് ചിലപ്പോൾ മനസ്സിൽ പരിഭവവും തിരസ്കാരവും ഒക്കെ വരും, മാനുഷികമായ ഭാവനകൾ വച്ച്. അത് പാടില്ല. ഗുരുവിൽ അത് പാടില്ല. മറ്റു മനുഷ്യരെ സംബന്ധിച്ച് അതൊക്കെ ആകാം, അതിപരിചയം കൊണ്ട് അഭിനയം വരാം. പക്ഷെ ഗുരുവിൽ അത് വരാൻ പാടില്ല. കാരണം ഗുരുവിൻ്റെ ഹൃദയത്തിൽ വരാമെന്നുള്ള എല്ലാ പരിശുദ്ധമായ ഭാവനകളും സമർപ്പിക്കേണ്ട ഒരു സ്ഥാനമാണ് ഗുരു. അവിടെ അത്തരത്തിലുള്ള ബാലിശ്യമായ, ദുർബലമായ, യാതൊരു തരത്തിലുള്ള വിചാര വികാരങ്ങൾക്കും ഇടം കൊടുക്കരുത്. പരിചയം കൊണ്ട്, അതിപരിചയം കൊണ്ട് ചിലപ്പോൾ അത് വന്നു പോകാം. മനുഷ്യൻ്റെ ഒരു സ്വഭാവവിശേഷമാണ്. അത് വരാതെ സൂക്ഷിക്കുന്നതാണ് ഗുരുത്വത്തെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല. എല്ലായിടത്തും കാണിക്കുന്ന തോന്നിവാസങ്ങളെല്ലാം ഗുരുവിന്റെ അടുത്തും കാണിക്കാമോന്ന് ചോദിക്കുന്നില്ല. എന്താ അർത്ഥമാണ്? അതൊരർത്ഥമില്ല. അങ്ങനെ വന്നു പോകാം അതിപരിചയം കൊണ്ട്, പക്ഷെ അത് വരാൻ പാടില്ല. ഗുരുവിനോട് എന്താണ് സ്നേഹം മാത്രമല്ല, ഗുരുവിനോട് ബഹുമാനവും വേണം. സ്നേഹം ഒരിക്കലും ബഹുമാനത്തെ ഇല്ലാതായി കളയാൻ പാടില്ല. നമ്മൾക്ക് മിത്രങ്ങളോട് എന്താണ്, നമുക്ക് ബഹുമാനം വേണ്ട, സ്നേഹം മാത്രം മതി. പക്ഷെ ഗുരുവിനോട് അതുപോലെ സ്നേഹത്തോടൊപ്പം തന്നെ ബഹുമാനവും വേണം അവിടെ. അപ്പോൾ ബഹുമാനമുള്ളിടത്ത് നമുക്കൊരിക്കലും പരിഭവം, നിന്ദ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ വരാൻ, മനസ്സിൽ വരാനേ പാടില്ല എന്നുള്ളത്. അപ്പോൾ ചിലർ അതിന് സമാധാനം മനസ്സിൽ കണ്ടെത്തും. എന്താണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അമ്മയോട് പല ഭാവങ്ങളും വരുമല്ലോ. അപ്പോൾ അതുപോലെ എന്തുകൊണ്ടൊരു ശിഷ്യന് വന്നുകൂടെ? അപ്പോൾ അവിടെ എന്താണ്, കുഞ്ഞുങ്ങൾക്ക് അമ്മയോട് അത്തരം ഭാവങ്ങൾ വരാം, പക്ഷേ ഇവിടെ എന്താണ്, അവിടെ ഗുരുത്വം കൂടിയുണ്ട്. ഗുരുത്വത്തെ കാണാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഭാവങ്ങൾ വരാം. ഇവിടെ ചോദിക്കുന്നത് എന്താണ്, മാതൃഭാവത്തെക്കുറിച്ച് മാത്രമല്ല അവിടെ തന്നെ ഗുരുത്വമുണ്ട്, ഗുരുഭാവമുണ്ട്. അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ചോദ്യം എന്നുള്ളതിനൊക്കെയാണ് ഞാൻ സമാധാനം പറയും. പക്ഷേ മാതൃഭാവത്തിൽ നിന്ന് ഒരാൾ കിട്ടുന്ന എന്താണ്, സ്നേഹവാത്സല്യങ്ങൾ മാത്രം. പക്ഷെ ഗുരുഭാവം എന്ന് പറയുന്നത് അവിടെയുണ്ട്, അതിനെ വിസ്മരിക്കാൻ പാടും. ഒരാൾ ഏത് ഭാവത്തിലാണ് സമീപിക്കുന്നത് എന്നുള്ളത് മുഖ്യമാണ്. അപ്പോൾ ആ ഗുരുത്വത്തെ ഒരാൾ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ പിന്നെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല. ഇവിടുത്തെ ചോദ്യവും എന്താണ്, ഗുരുത്വത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ ആ ഗുരുത്വം എന്ന് പറയുന്ന ഒരു സങ്കല്പം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. കേവലം മാതൃഭാവത്തിലല്ല, അല്ലെങ്കിൽ പിന്നീട് വീണ്ടും പറയും അന്ന് പറഞ്ഞത് വേറെ, ഇന്ന് പറഞ്ഞ വേറെ, എന്താ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് വീണ്ടും ചോദിക്കാതെ. അതുകൊണ്ട് അതിനിടവരരുത്. ഗുരുത്വം എന്ന് പറയുന്ന എന്താണോ മുക്തി ദാതൃത്വം, മുക്തിദായകനായ ഗുരു എന്നുള്ള ആ ഒരു ഭാവം ഭാവത്തിലാണ് നമ്മൾ വാസ്തവത്തിൽ ഗുരുവിന് ഒരുപാട് മാനുഷികമായ ഭാവങ്ങളിലാണ് കാണുന്നത്. ആ മാനുഷികമായ ഭാവങ്ങളെല്ലാം വിട്ടിട്ട് ദൈവികമായ ഭാവത്തിൽ മാത്രം കാണും. അല്ല, ഒരു നിസ്സാരമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗുരുവിനെ പുരുഷനായി കാണുന്നു അല്ലെങ്കിൽ സ്ത്രീയായി കാണുന്നു. നമ്മൾ ഗുരുവിനെ സ്ത്രീയായി കാണുന്നു അല്ലെങ്കിൽ പുരുഷനായി കാണുന്നു, അതിനെ എത്ര അബദ്ധമാണ്. അത് ഈശ്വരനെ പെൺ ദൈവവും ആൺ ദൈവമാക്കും പോലെയാണ്. നമ്മളങ്ങനെ ഉണ്ടല്ലോ, ആൺ ദൈവങ്ങളുണ്ട്, നമുക്ക് പെൺ ദൈവങ്ങളുണ്ട്, അതുപോലെയുള്ളത്. ആൺഗുരു പെൺഗുരു അങ്ങനെയില്ല, ഗുരുവിൽ ആൺ പെൺ അങ്ങനെ ഭേദമില്ല. അതൊക്കെ നമുക്കറിയാമെങ്കിലും നമ്മുടെ ഭാവനകളിൽ നിന്നും അത് വരത്തില്ല. ഇത് പറഞ്ഞ പോലെ ഏതെങ്കിലും ശാസ്ത്രം വായിക്കുമ്പോൾ അത് മനസ്സിലിരിക്കും, കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതൊന്നും കാണത്തില്ല. നമുക്ക് എന്താണോ ആൺ ദൈവവും പെൺ ദൈവമുണ്ട് ശാസ്ത്രത്തിൽ പറയും, ഇല്ല ദൈവം എന്താണോ അത്തരം ലിംഗഭേദമൊന്നുമുള്ള ആളല്ല എന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഗുരുവിന് ലിംഗഭേദമൊന്നും, ഗുരുവാണും പെണ്ണും ഒന്നുമല്ല. പക്ഷെ എന്നാലും എന്തേ വരുന്നു, വെറും ബാഹ്യമായി കൽപ്പനകളിലൂടെ ഇവിടെ എന്തുവരുന്നു, ആ ഭേദങ്ങളിലൂടെയാണ് ഗുരുവിനെ കാണുന്നത്. അതുതന്നെ എന്താണ് ഗുരുത്വം എന്തെന്നും മനസ്സിന് ബോധിക്കാത്തതുകൊണ്ടാണ്. അത്തരം കാഴ്ചകളിലൂടെ ഗുരുവിനെ കാണുന്നവർക്ക് തീർത്താൽ തീരാത്ത സംശയങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പോൾ അതിന് ഈ ഓരോ സംശയങ്ങളും പരിഹരിക്കുന്നതിന് വരും അവരുടെ മനസ്സിലുള്ള ആ ഗുരുത്വത്തെക്കുറിച്ചുള്ള ആ സങ്കല്പം ഒന്ന് മാറ്റുക, അതാണ് ഏറ്റവും നല്ലത്. സംശയങ്ങൾ ഒന്നൊന്നായി എണ്ണി എണ്ണി പരിഹരിക്കാതെ അടിസ്ഥാനപരമായ മാറ്റം അവന്റെ സങ്കല്പത്തിൽ വരണം, അവന്റെ ഭാവനയിൽ വരണം. ഗുരു എന്ന് പറയുന്നത് എന്താണ്, പരമമായ ഒരു തത്വമാണ്. അത് പുരുഷനല്ല, അത് സ്ത്രീയല്ല എന്നുള്ള ഭാവനയ്ക്കാണ്. അങ്ങനെ കണ്ട് എന്താണ് ഗുരുവിനെ കുറിച്ച് പറയുന്നത് എന്താണ്, അത് സ്വർഗത്തിലെ വൃക്ഷം, കൽപ്പവൃക്ഷം എന്നതുപോലെയാണ്. കൽപ്പവൃക്ഷത്തിന്റെ പ്രത്യേകത എന്താണ്, എന്താഗ്രഹിച്ചുകൊണ്ട് അവരതിൻ്റെ അടുത്ത് വരുന്നു, അവർക്കത് കൊടുക്കുന്നു. അപ്പം ഗുരുവിനോട് എന്ത് ഭാവനയോടുകൂടി എന്താഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ചെയ്യുന്നു, സമീപിക്കുന്നു, അതൊക്കെ ഗുരു കൊടുക്കുന്നു. അപ്പോൾ അവൻ ഇപ്പം ദേവതയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദേവതയിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ കിട്ടുന്നു. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായി സങ്കല്പിച്ചുകൊണ്ട് ചെന്നു കഴിഞ്ഞാൽ ആ സങ്കല്പത്തിനനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ കിട്ടുന്നു, കല്പവൃക്ഷം പോലെയാണ്. പക്ഷേ ഒരാത്മീയ സാധകൻ ആധ്യാത്മിക ജിജ്ഞാസ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരുവിനെ സമീപിക്കുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം മോക്ഷം എന്ന് പറയുന്ന പരമപദപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് അയാൾ ഗുരുവിനെ സമീപിക്കുന്നത്. അല്ല നടുവേദന മാറാനും തലവേദന മാറാനും ഒന്നുമല്ല ഗുരുവിനെ സമീപിക്കുന്നത്. അതിന് ഡോക്ടറെ അടുത്ത് പോകത്തേ ഉള്ളൂ, മരുന്ന് വാങ്ങത്തേ ഉള്ളൂ, ഗുരുവിനെ അതിനുവേണ്ടി മെനക്കെടുത്തത്തില്ല. അപ്പോ വാസ്തവത്തിൽ ഗുരു പറഞ്ഞല്ലോ കല്പവൃക്ഷം പോലെയാണ്, അവനെന്ത് ആഗ്രഹിക്കുന്നു അതെല്ലാം അവന് കൊടുക്കും. അപ്പോൾ ഒരാൾ ചോദിക്കും എനിക്ക് മോക്ഷം വേണം നടുവേദനയും വേണം, രണ്ട് സാധിച്ചൂടെ ഗുരുവിന്റെ അടുത്ത് എന്ന് ചിലർ ചോദിക്കും. കച്ചവട മനസ്സാണല്ലോ നമ്മളെ ഇരിക്കുന്നത്. അപ്പോൾ ഇവൻ മോക്ഷമെന്ന് പറയുന്ന വലിയ കാര്യവും വേണം, നടുവേദന എന്ന് പറയുന്ന പാരാസെറ്റമോൾ കൊണ്ട് മാറേണ്ട കാര്യവും വേണം. അപ്പോൾ ഗുരു രണ്ട് ജോലിയും ഗുരുവിൽ നിന്ന് തന്നെ നേടണം. ഈ പാരാസെറ്റമോളിന്റെ പണിയും ഗുരു ചെയ്യണം, പിന്നെന്താണ് മോക്ഷമെന്ന് പറയുന്ന വലിയ കാര്യവും ചെയ്യണം. അപ്പോൾ വാസ്തവത്തിൽ ഇവൻ എന്താ വേണ്ടത്? ഇവന് വേണ്ടത് മോക്ഷമൊന്നുമില്ല. ഇവൻ ഈ നടുവേദനയിൽ തന്നെ ഇവന് നിന്നാ, എന്നാലും അവൻ അതിന്റെ കൂട്ടത്തിൽ ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ്, എന്നാ മോക്ഷം കൂടെ ഇരുന്നോട്ടെ, അതും വാങ്ങിക്കളയാം. എന്നിട്ട് ഭാവിക്കുന്ന എന്താണ്? വലിയ ആത്മീയ സാധകനാണ്, ജപമുണ്ട് തപമുണ്ട് എന്നെല്ലാം ഇങ്ങനെ ഭാവനയും ചെയ്യും. ഇതൊന്നും സത്യവുമായിട്ട് കുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. ആധ്യാത്മിക ഗുരു കല്പവൃക്ഷമാണ്, ഗുരുവിന് എന്താണ് എന്നും കൊടുക്കാനും എന്തും പരിഹരിക്കാനുമുള്ള ശേഷിയെല്ലാം ഉണ്ട്. ഉണ്ടെങ്കിലും എന്താണ്, ഒരു ആധ്യാത്മിക ജിജ്ഞാസ ഗുരുവിനെ സമീപിക്കുന്നത് ഒരൊറ്റ ലക്ഷ്യത്തെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ്. എന്താണ്? മോക്ഷം. അങ്ങേയറ്റം വന്നാൽ അയാൾ പ്രാർത്ഥിക്കുന്ന എന്തായിരിക്കും? എൻ്റെ ഈ മാർഗത്തിൽ എനിക്ക് വരുന്ന വിഘ്നങ്ങൾ ഒഴിവാക്കണം, അത് പ്രാർത്ഥിക്കും. അല്ലാതെ തലവേദന മാറ്റാനും നടുവേദന മാറ്റാനും ഒന്നും നിങ്ങൾ ഒരു ഗുരുവിനെ സമീപിക്കേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ രീതിയിൽ ഗുരുവിനെ സങ്കല്പിച്ചുള്ള ഗുരുത്വത്തെക്കുറിച്ചുള്ള സങ്കല്പം ആണ് ഗുരുവിനെ സംബന്ധിച്ചൊരുവിൻ്റെ മനസ്സിൽ വരേണ്ടത്. ആ സമീപത്തോടുകൂടി ആ ഒരു ഭാവനയോടുകൂടി ഗുരുവിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഗുരു കല്പവൃക്ഷമാണ്, ആ ഗുരു തീർച്ചയായും അവന് മോക്ഷത്തെ കൊടുക്കും, ആ ഗുരു അവന് മോക്ഷദാതാവായിരിക്കും. അല്ലെ ഭഗവാൻ പറയുന്ന ആർത്ഥനും ജിജ്ഞാസും അർത്ഥാർത്ഥിയും. അപ്പോൾ വേറെ ആരും ഗുരുവിൻ്റെ അടുത്ത് പോയി വേറെ ഒന്നും പ്രാർത്ഥിക്കരുതെന്നല്ല പറയുന്നത്. അത് അവനവൻ്റെ സങ്കല്പവും അവനവൻ്റെ വാസനയും സംസ്കാരവും അനുസരിച്ച് ഓരോരുത്തരും ഓരോർക്ക് ഇഷ്ടമുള്ളത് പ്രാർത്ഥിച്ചോട്ടെ, അവരവർക്ക് ഇഷ്ടമുള്ളത് പ്രാപിച്ചോട്ടെ. അതെല്ലാം ആ ജീവന്റെ കർമ്മവും പ്രാരബ്ധവും അനുസരിച്ചിരിക്കുന്നു. അവിടെയൊന്നും ഗുരുത്വത്തെ അവൻ സമീപിക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ ചോദ്യങ്ങളെല്ലാം ഗുരുത്വത്തെ കേന്ദ്രീകരിച്ചാണ്. അപ്പം ആ ഗുരുത്വം എന്ന് പറയുന്നതാണ് അവൻ ലക്ഷ്യമാക്കുന്നതെങ്കിൽ ആ ഭാവന തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് സമീപിക്കുക. അങ്ങനെ ഒരു ഭാവനയിൽ സമീപിക്കുമ്പോൾ എന്തൊക്കെയാണ് അവന് വേണ്ടത്? അതാണ് ഇവിടെ പറഞ്ഞു വന്നത്. അവനിൽ ശുഭേച്ഛയുണ്ട്, എന്നാൽ അവനിൽ വേണ്ടത്ര യോഗ്യതയില്ലെങ്കിൽ അവൻ ബാഹ്യമായി തന്നെ ഗുരുവിനെ സമീപിച്ച് പൂജ ഉപചാരങ്ങളെല്ലാം ചെയ്ത് ഗുരുവിൻ്റെ പ്രീതി നേടി അവൻ മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കുന്നു. അവിടെ അവൻ്റെ സർവവും ഗുരുവിന് വേണ്ടി സമർപ്പിച്ച് തന്നെ ജീവിക്കുന്നു. തൻ്റെ ഇച്ഛയ്ക്ക് തൻ്റെ അഹന്തയ്ക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ ഗുരുവിൻ്റെ സങ്കല്പം എന്തോ അതനുസരിച്ച് തൻ്റെ ജീവൻ പൊക്കോട്ടെ എന്നുള്ള ദൃഢമായ ശ്രദ്ധയിൽ അതിനാണ് ശ്രദ്ധയെന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഗുരു എന്താണോ സങ്കല്പിച്ചിരിക്കുന്നത് അതനുസരിച്ച് ഈ ജീവന്റെ ഗതി പോകട്ടെ എന്ന് ഉള്ള ദൃഢമായ സങ്കല്പത്തിൽ, അങ്ങനെ ഒരു ദൃഢമായ ശ്രദ്ധയിൽ അയാൾ മുമ്പോട്ട് പോകണം. അതാണൊരു ആധ്യാത്മിക ജിജ്ഞാസ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ അനുഷ്ഠിക്കേണ്ടത്. ചില മനസ്സിൽ പാഴ മനസ്സുകളിൽ സംശയം വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ സ്വേച്ഛ, നമ്മുടെ പൗരുഷം ഇതെല്ലാം നമ്മൾ വിനിയോഗിക്കുകയല്ലേ? ഒരു വ്യക്തിയിൽ ഇനി നമ്മൾ സമീപിച്ചിരിക്കുന്ന ആള് തന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു ഗുരുവാണെന്നുള്ളതിന് എന്താ ഉറപ്പ്? അതും പലരുടെയും മനസ്സിൽ സംശയം കാണും. കാരണം ഗുരുവിനെ, ഉത്തമനായ ഒരു ഗുരുവിനെ തിരിച്ചറിയണമെങ്കിലും എന്ത് വേണം? ഉത്തമനായ ഒരു ശിഷ്യനെ പറ്റുമെന്നും പറയും. താനെന്തായാലും ഉത്തമനല്ല. അപ്പൊ ഈ ഒരവസ്ഥയിൽ ഗുരുവാണെന്ന് ഉറപ്പ് വരാതെ ഇങ്ങനെ ഇത്തരം ഒരു സമർപ്പണം വരും, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളും വരും അവരുടെ മനസ്സിൽ. അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അന്ന് നേരത്തെ പറഞ്ഞത് അവിടെ ഗുരുവിനല്ല പ്രാധാന്യം. എന്തുകൊണ്ട്? ഗുരു സർവവ്യാപകമായ ഈശ്വരതത്വം തന്നെയാണ്. പ്രാധാന്യം ശിഷ്യനാണ്, ശിഷ്യന്റെ മനസ്സിനാണ്. പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള ഒരു സമർപ്പണം വെറും ഒരു കൽക്കഷണത്തിൽ വന്നാൽ മതി. നിങ്ങൾ ഒരു ജീവശരീരത്തിൽ വേണ്ട, ഒരു മൺകട്ടയോ ഒരു കൽക്കഷണോ എടുത്തു വച്ചിട്ട് അതിൽ അത്ര ഒരു സമർപ്പണം വന്നാൽ മതി. അവിടെ ആ ഗുരുതത്വം അവിടെ ആവിർഭവിക്കും, അവിടെ അവന് മാർഗനിർദ്ദേശം നൽകും, അവിടെ അവനെ മുക്തിയിലേക്ക് നയിക്കും. അങ്ങനെ ഇരിക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു ജീവശരീരത്തിൽ അങ്ങനെ ഒരു സങ്കല്പം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതാരെയും നിരാശപ്പെടുത്തത്തില്ല. ഇന്നുവരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു മൺകട്ടയേക്കാൾ വലുതാണല്ലോ ഒരു ജീവശരീരം. അതുകൊണ്ട് ഗുരുവിൻ്റെ യോഗ്യതയെക്കുറിച്ചോ ഗുരു എങ്ങനെയാണോ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരിക്കലും ഒരു ജിജ്ഞാസ ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. അവരുടെ മനസ്സിൽ അത്രമാത്രം ഗുരുത്വമുണ്ട് എന്നുള്ളത് മാത്രം കണ്ടാൽ മതി. അത് എവിടെ കേന്ദ്രീകരിച്ചാലും ശരി, മണ്ണായാലും കല്ലായാലും വ്യക്തിയായാലും മനുഷ്യനായാലും മൃഗമായാലും ഏതായാലും ശരി, അവിടെ നിന്നും ഈശ്വരന്റെ അനുഗ്രഹം അവനുണ്ടാവും. അതാണ് ഗുരുതത്വത്തിന്റെ പ്രാധാന്യം. അവൻ്റെ അത് മനസ്സിലാക്കിക്കൊണ്ട് സമീപിക്കുക. എന്നാലും ചിലരുടെ മനസ്സിൽ ചോദിക്കും, എന്നാലും നമ്മളൊരു ഗുരുവിനെ തിരിച്ചറിയണ്ടേ? എങ്ങനെ നമ്മൾ തിരിച്ചറിയും? തൻ്റെ നിലയിൽ നിന്നുകൊണ്ട് എങ്ങനെയാ തിരിച്ചറിയുന്ന ഒരു ഗുരു? അപ്പൊ അതിനൊരു നിയമമുണ്ട്, അത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ആ നിയമം? അത് ഈശ്വരന്റെ നിയമമാണ്. അതായത് എവിടെ ആണോ ഏതൊരുവന്റെ ഹൃദയത്തിലാണോ ഈശ്വരാഭിമുഖ്യം ഉണ്ടാകും, അത് ആ ഈശ്വരാഭിമുഖ്യം ഉണ്ടാകണമെങ്കിൽ ഒന്ന് അവന്റെ പൂർവ്വ സംസ്കാരങ്ങൾ അനുകൂലമായി വരണം, മറ്റൊന്ന് ഈശ്വരന്റെ കൃപയും ഉണ്ടാകണം, ഈശ്വരാനുകൂലവും ഉണ്ടാവണം ആ സംസ്കാരത്തിന്റെ നേട്ടം കൊണ്ട് അല്ലെങ്കിൽ പുണ്യം കൊണ്ട്. അങ്ങനെ വരുമ്പോൾ പിന്നെ മൂന്നാമതാണ് വരേണ്ടത് ഗുരു. ആ മൂന്നാമത്തത് ഈശ്വരന്റെ നിയമം അനുസരിച്ച് തന്നെ അവന് കരഗതമായി തീരും. ഒന്നുകിൽ ഗുരുവിനെ അവന്റെ സമീപത്തിലെത്തിക്കും, അല്ലെങ്കിൽ അവനെ ഗുരുവിന്റെ സമീപത്തിലെത്തിക്കും. രണ്ട് സംഭവിക്കും. ഇത് എങ്ങനെ സംഭവിക്കുന്നു? അത് അതിനുള്ള ഈശ്വര ഈ പ്രപഞ്ചത്തെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യുന്നതിന് ഈശ്വരൻ എന്ത് നിയമമാണോ ഉണ്ടാക്കിയിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ നിന്നും മോചിക്കുന്നവർക്ക് വേണ്ടിയും ഈശ്വരൻ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈശ്വരന്റെ ദിവ്യമായ നിയമങ്ങൾ, ആ നിയമങ്ങളനുസരിച്ച് എന്തുവരുന്നു? അവന് ഗുരുപ്രാപ്തി ഈശ്വരൻ തന്നെ കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവന് അവന്റെ ആ ഗുരുതത്വം അവന് വെളിപ്പെടുന്നത് അവന്റെ അന്തരംഗത്തിലായിരിക്കും. അവന്റെ ഹൃദയത്തിൽ ഈശ്വര ആ ഗുരുതത്വം വെളിപ്പെടും. അവന് ബോധ്യപ്പെടുന്നത് ആന്തരികമായിട്ടാണ്. വേറൊരാൾ പറഞ്ഞിട്ടില്ല, വേറൊരാൾ പരിചയപ്പെടുത്തിയിട്ടില്ല. ഗുരുവിനെ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കാറില്ല. ആരെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വരനായിരിക്കും. ഈശ്വരൻ പരിചയപ്പെടുത്തുവാന് ഗുരുവിന്. അപ്പോൾ അവന്റെ ഹൃദയത്തിൽ ബോധ്യപ്പെടുമെന്ന് ചെറുത്തു. അപ്പോൾ തൻ്റെ ഗുരു ആരാണ്, താൻ ആരെയാണ് സമീപിക്കേണ്ടത്, എവിടെയാണ് ആ ഗുരുത്വം വിരിക്കുന്നത് എന്നുള്ളത് അതിനെ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വസംവേദ്യം, സ്വസംവേദ്യമായി തീരുന്നത് ഒരാത്മാനുഭവമായിട്ട് ഗുരുതത്വം അവന് വെളിപ്പെടുന്നു. അപ്പോൾ പിന്നെ അവൻ അക്കാര്യത്തിൽ സംശയം വരുന്നില്ല, ഗുരുവാണോ അന്തയോ. അവന് പക്വതയുണ്ടെങ്കിൽ, പക്വത ഇല്ലാത്തവന് ഒരുപക്ഷെ സംശയം വരും. അവനെന്ത് ചെയ്യുന്നു? ഗുരുവിനെ അങ്ങനെ വെളിപ്പെടുമ്പോൾ അത് സ്വയം വെളിപ്പെടുന്നതല്ല, ഈശ്വരൻ അവന് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഈശ്വരൻ അവന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്, ഇതാണ് നിന്റെ ഗുരു എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. അവൻ അവിടെ ഗുരു സാന്നിധ്യത്തെ അനുഭവിക്കുന്നു, ഗുരുവിനെ അവൻ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നു, ആ ഗുരുവിന്റെ മാർഗത്തിൽ അവൻ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് അവൻ യോഗ്യനാണെങ്കിൽ ഗുരു ഒരിക്കലും അവനൊന്നും ഒളിഞ്ഞിരിക്കത്തില്ല. അവന് ഗുരുപ്രാപ്തി എന്ന് പറയുന്ന പുണ്യഫലം അവനൊരിക്കലും കിട്ടാതെ ഇരിക്കത്തില്ല. അതുകൊണ്ട് അക്കാര്യത്തെക്കുറിച്ചും സംശയത്തിന്റെ ആവശ്യമില്ല. ഈശ്വരൻ ഗുരുവിനെ കാണിച്ചോളും, അതുമില്ലാതെ വരത്തില്ല. അതുകൊണ്ട് ആ ഗുരു എന്ന് പറയുന്ന സങ്കല്പത്തെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള സംശയങ്ങൾക്കും ഇവിടെ ഇടമില്ല. അതിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഈശ്വരൻ തന്നെ പരിഹരിച്ചിട്ടുണ്ട്. ആരെ സംബന്ധിച്ച്? ഒരു ജിജ്ഞാസുവിനെ സംബന്ധിച്ച്, ഒരു സാധകനെ സംബന്ധിച്ച് അതിനെ പരിഹരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഈശ്വരൻ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരാൾ ഒരിക്കലും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഒരു ശ്രദ്ധിക്കേണ്ട എന്താണ്? ആ ഗുരുവിനെ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കാനും ആ ഗുരുവിന് സർവാത്മനെ സമർപ്പിക്കാനും ആ ഗുരുവിൽ ഏറ്റവും ദിവ്യമായ അരോഗ്യമായ ഭാവനകൾ മാത്രം നിലനിർത്താനും ആ ഗുരു നിർദ്ദേശിക്കുന്ന മാർഗത്തിലൂടെ മാത്രം ചലിക്കാനും ആ ഗുരു കാണിച്ചു തരുന്ന ലക്ഷ്യത്തെ പ്രാപിക്കാനും ശ്രമിക്കുക. അതിന് അവന് ഗുരു അനുഗ്രഹവും അല്ലെങ്കിൽ ഈശ്വര അനുഗ്രഹവും ഉണ്ടാവുകയും ചെയ്യും. അതാണ് അധ്യാത്മ്യശാസ്ത്രങ്ങളെല്ലാം പറയുന്നത്. ശിഷ്യതി ഓം ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.